ഭാഷ്യകൾ ആനുമാനികം അപി ഏകേഷാം വിധി ചെയ്യുന്ന ശരീരരൂപക വിന്യസ്തഗ്രഹീതർ ദർശയതി ച ഇവിടെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്ത പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പര മഹതപരം അവ്യക്ത അവ്യക്താ പുരുഷപര പുരുഷാന്ന പരം കിഞ്ചി സാ കാഷ്ഠ സാ പരാഗതി എന്ന് പറയുന്ന കഠോപനിഷത്തിന് മന്ത്രത്തിന് വ്യാഖ്യാനിക്കുന്ന ഇവിടെ പരശബ്ദം ഇന്ദ്രിയേഭ്യ പര പരശബ്ദം എന്ന് പറയുന്നത് പരത്വം ശ്രേഷ്ഠ്യഭിപ്രായം അഥവാ അന്തരത്വം പരമെന്ന് വെച്ചാൽ അന്തരമെന്നും അർത്ഥമുണ്ട്. ഇവിടെ ശ്രേഷ്ഠം എന്നാണ് ഇവിടെ അർത്ഥം എടുക്കേണ്ടത്. അതിനെ വ്യാഖ്യാനിച്ചു ഇങ്ങനെ ഇന്ദ്രിയഭ്യ പരം, ഇന്ദ്രിയങ്ങൾക്ക് പരമാണ് അർത്ഥം. അർത്ഥമെന്ന് വെച്ചാൽ ശബ്ദാദി വിഷയങ്ങൾ, അത് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നത് എന്ന് പറഞ്ഞു. ഇന്ദ്രിയാണ് ഗ്രഹത്വം, വിഷയാണ് അതിഗ്രഹത്വം. അത് ബൃഹദാരണ്യത്തിൽ പറഞ്ഞു. ഗൃഹന്തി പുരുഷപശും ബന്ധനാദീതി ഗ്രഹ ഇന്ദ്രിയാണ്, പുരുഷനെ ബന്ധിപ്പിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. അത് ബന്ധിപ്പിക്കുന്നത് എങ്ങനെ? തേഷാം ഗ്രഹത്വം വിഷയാധീനത്വം, അത് വിഷയങ്ങൾക്ക് അധീനമാണ്. അസതി വിഷയ തേഷാം അകിഞ്ചിത് കരത്വം, വിഷയങ്ങളില്ലെങ്കിൽ പിന്നെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യും? വിഷയങ്ങളുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് ജീവനെ ബന്ധിക്കാൻ കഴിയത്തുള്ളൂ. വിഷയമില്ലെങ്കിൽ അത് നിസ്സഹായരാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് വിഷയങ്ങൾ. വിഷയങ്ങളുടെ അഭാവത്തിൽ ഇന്ദ്രിയങ്ങൾ നിസ്സഹായരായി പോകും. അതുകൊണ്ട് ആ രീതി ശ്രേഷ്ഠത്വം എന്ന് പറയുന്നത് ഏത് രീതി കാണുമ്പോഴെന്നാണ്. അതോ ഗ്രഹേഭ്യ ശ്രേഷ്ഠാതിഗ്രഹ വിഷയാഹ, അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് വിഷയങ്ങൾ. ഇത് ബൃഹദാരണ്യത്തിൽ പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് എന്താണ്? ഇന്ദ്രിയാണാം ഗ്രഹത്വം വിഷയഭ്യസ്ച മനസ്സ് പരത്വം. ഇനി വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലോ, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ്ച പരം മനഃ, അത് വ്യാഖ്യാനിക്കുന്നു. വിഷയങ്ങളെക്കാൾ മനസ്സിന് പരത്വമുണ്ട്. എന്തുകൊണ്ട്? മനവും മൂലത്വാദ് വിഷയ ഇന്ദ്രിയ വ്യവഹാരസ്യ, മനസ്സുണ്ടായാലല്ലേ വിഷയ ഇന്ദ്രിയ പ്രവൃത്തികളെല്ലാം സംഭവിക്കത്തുള്ളൂ. വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ മനസ്സ് വേണം. മനസ്സില്ലെങ്കിൽ അത്തരം ഒരു പ്രവർത്തനം നടക്കത്തില്ല. അതുകൊണ്ടവിടെ വിഷയങ്ങളെക്കാൾ മനസ്സിന് പ്രാധാന്യം വന്നു, ശ്രേഷ്ഠത്വം വന്നു. വിഷയഭ്യസ്ത മനസ്സപരത്വം മനോമൂലത്വം, അത് വിഷയേന്ദ്രിയ വ്യവഹാരസ്യം. മനസ്സസ്തു പരാബുദ്ധി. ഇനി ആ മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. അങ്ങനെ ബുദ്ധിം ഹി ആരുഹ്യ ഭോഗ്യജാതം ഭോക്താരം ഉപസർപ്പതെ. ഭോക്താവിനെ വിഷയങ്ങൾ പ്രാപിക്കണമെങ്കിൽ ബുദ്ധിയെ ആശ്രയിക്കും എന്ന് പറഞ്ഞ് ബുദ്ധിം ഹി ആരുഹ്യ എന്ന് പറഞ്ഞു. ബുദ്ധിയിൽ ആരോഹണം ചെയ്തിട്ട് ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ടെന്നർത്ഥം. ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധി സ്വീകരിക്കുമ്പോഴാണ് ഭോഗ്യ വിഷയങ്ങൾ ഭോക്താവിനെ പ്രാപിക്കുന്നത്. അതുകൊണ്ട് അടുത്ത് പറഞ്ഞുണ്ട്, മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. അടുത്ത് പറയുന്നത്, ബുദ്ധിരാത്മാ മഹാൻ പര, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് മഹാൻ ആത്മാ എന്ന് പറയുന്നു. ബുദ്ധിരാത്മാ മഹാൻ പര, ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് മഹാൻ ആത്മാ. യസ ആത്മാനം രഥിനം വിദ്ധി ഇതി രഥിത്വേന ഉപക്ഷിപ്തഃ. അതിനാണ് ഇവിടെ രഥിയായി പറഞ്ഞത്. ഇവിടെ തന്നെ ആത്മാനം രഥിനം വിദ്ധി എന്ന് പറയുന്ന സ്ഥലത്ത് രഥി രഥസ്വാമിയായി പറഞ്ഞത്. അതിനാണ് ഇവിടെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി പറഞ്ഞിരിക്കുന്നു. കുത എന്തുകൊണ്ട് ആത്മശബ്ദ, ഇവിടെ ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. ഭോക്തുശ്ച ഭോഗോപകരണ ഉപകരണ പരത്വത്തെ. ഭോക്താവ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഭോഗം എങ്ങനെ നടക്കും? ഭോക്താവ് അനുഭവിക്കുന്നവനുണ്ടായാലേ അനുഭവം നടക്കും. അതുകൊണ്ടാണ് ഭോക്താവിന് ശ്രേഷ്ഠമെന്ന് പറഞ്ഞത്, ആത്മശബ്ദം പ്രവിച്ചതുകൊണ്ടാണ്. ഭോക്താവ് എന്ന് പറയുന്ന ഇവിടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവൻ, ഭോഗമെന്ന് പറയുന്ന സുഖദുഃഖങ്ങളുടെ അനുഭവം. അപ്പൊ ഈ സുഖദുഃഖങ്ങളുടെ അനുഭവം വേണമെങ്കിൽ അനുഭവിക്കുന്ന ഒരുവൻ വേണം. അതാണ് ഭുക്തിഷ്ട ഭോഗ ഉപകരണത്വ, ആ സുഖദുഃഖാനുഭവങ്ങളുടെ ഉപകരണമായിരിക്കും ഭോക്താവ്. അതുകൊണ്ടാണ് ബുദ്ധിയേക്കാൾ പരമാണ്. മഹത്വം സ്വാമിത്വ ഭവനം രഥസ്വാമി, രഥത്തിന് ഉടമസ്ഥൻ, അതാണ് അതിന്റെ മഹത്വം. ഭോക്താവാണ് ഇവിടെ ഈ ശരീരമാകുന്ന രഥത്തിന് ഉടമസ്ഥനായിരിക്കുന്നു. ആണ് ഭോക്തിശ്ച ഭോഗവർണത്വാ പരത്വത്തെ ഹേ മഹത്വം ജാസ്യ സ്വാമിത്വവർണം എന്നാണ്. അങ്ങനെ എടുക്കാം. ഇനി ഇവിടെ മഹാൻ ആത്മാന്ന് പറയുന്നതിന് ഭോക്താവ്, ഉള്ളിലിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്നു ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുന്നത് അവൻ ജീവൻ എന്നുള്ള അർത്ഥം പറഞ്ഞു. ഇനി ഇതിന് മറ്റൊരർത്ഥവും പറയാം. അതങ്ങനെ പറയാൻ കാരണം എന്താണ്? മഹാൻ എന്നുള്ള അവിടെ ബുദ്ധിരാത്മാ, ആത്മാ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു. ബുദ്ധിക്കപ്പുറയിരിക്കുന്ന ആത്മാവാണ് ജീവാത്മാ എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ജീവാത്മാ എന്ന് പറയുമെങ്കിലും അദ്വൈതത്തിൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. എന്നാൽ ഇവിടെ ജീവാത്മാവെന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയും. ഇവിടെ മഹാൻ ആത്മാ എന്ന് പറയുന്നത് വേറെ തരത്തിലും മനസ്സിലാക്കാം. അഥവാ മനോ മഹാൻ മദർ ബ്രഹ്മ പൂഹു ബുദ്ധി ഖ്യാതി ഈശ്വര പ്രജ്ഞ സംവിത് ചിതിസ്ത ഏതേ സ്മൃതിസ്ഥ പരിപക്ഷ്യതേ ഇതി സ്മൃതേ. ഒരു ഭാഗത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഈ മഹാൻ ആത്മാന്ന് പറയുന്നതിന് ഹിരണ്യഗർഭൻ ബ്രഹ്മാവ്. ശ്രുതിയിൽ ഹിരണ്യഗർഭൻ എന്ന് പറയും, പുരാണത്തിൽ ബ്രഹ്മാവ് എന്ന് പറയും. ആ സമഷ്ടി ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യം, അതിനെയും മഹാൻ ആത്മാന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. മനഃ എന്ന് വെച്ചാൽ അത് മനനശക്തിയാണ്. മഹാനാണ്, വ്യാപിയാണ്. മതിഹി നിശ്ചയം, അതിനിവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭാവി നിശ്ചയം. കാരണം ശബ്ദങ്ങൾ ആവർത്തിച്ചു വരുന്നതുകൊണ്ട് അർത്ഥവ്യത്യാസം പറയാണ്. ബ്രഹ്മ ആത്മാ പൂഹു ഭോക്താവ് ഭോഗ്യവർഗത്തിന്റെ ആശ്രയം എന്നൊരു അർത്ഥം പറഞ്ഞത് ഭോഗ്യങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്നു. ബുദ്ധി താത്കാലികമായ നിശ്ചയം, അതൊക്കെ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. ഖ്യാതി കീർത്തി കീർത്തിശക്തി എന്ന് പറയുന്നു. ഈശ്വര നിയമനശക്തി നിയമനം ചെയ്യുന്ന ശക്തി എന്ന് ചെയ്തെല്ലാം യോജിപ്പിക്കേണ്ടത് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മാവ്. പ്രജ്ഞ ത്രൈകാലിക നിശ്ചയം, കാരണം ഇവിടെ ആവർത്തിച്ചു വന്നു ഒന്ന് മതിഹി ബുദ്ധിഹി പ്രജ്ഞ. അപ്പോൾ അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം അർത്ഥം പറയുകയാണ്. എന്നുവെച്ചാൽ എല്ലാ ബൗദ്ധിക വ്യാപാരങ്ങളെയും എടുക്കണം. സംവിത് അഭിവ്യഞ്ജിക എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. പിന്നെ സംവിത് ചിത് അധ്യസ്ഥ ചിത്തിൽ അധ്യസ്ഥമായിരിക്കുന്നത്. ചിതി അതീത സർവാർത്ഥ ചിതി എന്ന് പറയുന്നു. ചിത് അധ്യസ്ഥ എന്ന് പറയുന്നു. സംവിത് സംവിത് അഭിവ്യഞ്ജിക ചിത്ത് എന്ന് പറഞ്ഞാൽ ചിത്തിൽ അധ്യസ്ഥയായിരിക്കുന്നവൾ. എല്ലാ ബുദ്ധി ബോധം അതിനെ കുറിച്ചാണ് ഈ പറയുന്നതല്ല. സ്മൃതി സർവാർത്ഥഗ്രാഹിണി അതീത സർവാർത്ഥഗ്രാഹിണി അതീതമായ സർവത്തെയും ഗ്രഹിക്കുന്ന എന്നുവെച്ചാൽ ആ ബുദ്ധിയുടെ ബോധത്തിന്റെ നാനാതരത്തിലുള്ള പ്രത്യേകതകൾ കാണിക്കുകയാണ്. ബോധം തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബോധം. അത് തന്നെയാണ് മനനശക്തിയായിരിക്കുന്നത്. മനനശക്തിയായിരിക്കുന്നു അത് ഓരോ ജീവനിലും വേറെ വേറെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഹിരണ്യഗർഭൻ ബ്രഹ്മം എന്നെല്ലാം പറയുമ്പോൾ അത് വ്യാപിയായിരിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് അവിടെ വ്യാപിയായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു മഹാൻ. പിന്നീട് അവിടെ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബ്രഹ്മ എന്നുള്ള അർത്ഥം കൊടുക്കുന്ന സർവഭൂതഭാവികളെല്ലാം നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു ഭാവി നിശ്ചയം എന്ന് പറഞ്ഞു. ബ്രഹ്മ അവിടെ ആത്മാ എന്നുള്ള രീതിയിൽ സർവ സൃഷ്ടിയുടെ സ്വരൂപമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. പുരുഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഓരോ ശരീരത്തിലും ഭോഗാശ്രയമായിരിക്കുന്നത്, ഭോഗ്യവർഗത്തിനും ആശ്രയമായിരിക്കുന്നത്. പിന്നെ ബുദ്ധി എന്ന് പറയുമ്പോൾ സാധാരണ നിശ്ചയം, ജീവന്മാരെല്ലാം എല്ലാം നിശ്ചയരൂപത്തിലിരിക്കുന്നത്, ഒരേ രൂപത്തിലുള്ള ശബ്ദങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. ഖ്യാതി എന്ന് പറയുമ്പോൾ കീർത്തിയായിരിക്കുന്നത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിയമന ശക്തിയായിരിക്കുന്ന, സർവത്തെയും നിയമനം ചെയ്യുന്ന ശക്തിയായിരിക്കുന്നത്. പ്രജ്ഞ ത്രൈകാലികമായ നിശ്ചയം, ഭൂതം വർത്തമാനം ഭാവി സർവത്തെയും നിശ്ചയിച്ചിരിക്കുന്നത്. സമഷ്ടിക്കാണ് യോജിക്കുന്നതെല്ലാം. സംവിത് ചിത്തിനെ പ്രകാശിപ്പിക്കുന്നത്, സ്മൃതി സംവിത് ചിരി ചിത് അധ്യസ്ഥാചിത്തിൽ അധ്യസ്ഥമായിരിക്കുന്നത്, സ്മൃതി എന്ന് പറയുമ്പം സർവാർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ഈ മഹാബുദ്ധിയെ വിശദീകരിക്കാമോ ആ രീതിയിലെല്ലാം അത് എല്ലാ വ്യഷ്ടിയെയും ഉൾക്കൊള്ളുന്ന സമഷ്ടിയാണ്. അതിനാണ് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെയും മഹാനാത്മ എന്നുള്ളതുകൊണ്ട് അങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് ഭാഷ്യകാരൻ പറയുകയാണ്. പറഞ്ഞിരിക്കുന്നത് ബുദ്ധേരാത്മാ മഹാൻപര യസ ആത്മാനം രഥനമിത്തി രഥത്വന പ്രക്ഷിപ്ത. ഒന്നുകിൽ അതിനെ ഭോക്താവായിട്ടെടുക്കാം, ഒരു ശരീരത്തിൽ വിരിക്കുന്നു, അല്ലെങ്കിൽ സമഷ്ടി ആയിട്ട് ബ്രഹ്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്നെടുക്കാം. ആണ് ബുദ്ധേരാത്മാ മഹാൻ പരഹ, പരനായിരിക്കുന്ന മഹാനായ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിക്കപ്പുറം ഇരിക്കുന്നതിന് രണ്ടർത്ഥമുണ്ട്, ഓരോ സന്ദർഭം അനുസരിച്ച് അതെടുക്കണം. യോ ബ്രഹ്മാണം വിദഗ്ധാദിപൂർവം യോ വേ വേദാംശ പ്രഹിണോതി തസ്മൈ ഇതിജ സുസേർയ പ്രഥമജസ്യ ഹിരണ്യഗർഭസ്യ ബുദ്ധി സർവാസാം ബുദ്ധീനാം പര പ്രതിഷ്ഠ സഹ മഹാനാത്മാ ഇതിച്ഛതി. അതിനെ വിശദീകരിക്കുന്നു. ആ ഹിരണ്യഗർഭ ബുദ്ധി എന്ന് പറയുന്ന ഉപാധിയോട് കൂടിയിരിക്കുന്ന ആളാണ് ഹിരണ്യഗർഭ. എങ്ങനെയുള്ള ബുദ്ധി? സമഷ്ടി ബുദ്ധി, സർവകാരണമായിരിക്കുന്ന ബുദ്ധി. അതിവിടെ പറയുന്നു, അതിനെ ശ്രുതി പറയുന്നു. യോ ബ്രഹ്മാണം വിദധാതിപൂർവം, ആരാണ് ആദ്യ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നത്? യോ വൈ വേദാംശ പ്രഹിണോതി തസ്മി, ആരാണോ അവന് വേദങ്ങളെ വെളിപ്പെടുത്തുന്നത്. തംഭ ദേവം ആത്മബുദ്ധി പ്രകാശം എന്ന് പറഞ്ഞു. ഇതിജ ശ്രുതി യാ പ്രഥമജസ്യ ഹിരണ്യഗർഭസ്യ ബുദ്ധി, അങ്ങനെ പ്രഥമജനായിരിക്കുന്ന ആ ഹിരണ്യഗർഭന്റെ ആ ബുദ്ധി. സ സർവാസാം ബുദ്ധീനാം പര, അതെന്താണ്? ഈ ജീവബുദ്ധികൾക്കെല്ലാം അപ്പുറമാണ്. ആ ബുദ്ധിയിലാണ് വേദം വെളിപ്പെടുന്നത്, ആ ബുദ്ധിയാണ് സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്നത്. പരാപ്രതിഷ്ഠ, അതാണ് സർവബുദ്ധിക്കും ആശ്രയമായിരിക്കുന്നത്. സ മഹാനാത്മാ, ആ ബുദ്ധിയെ പറയാം മഹാനാത്മാ എന്ന് പറയാം. അങ്ങനെയും പറയാമെന്നർത്ഥം. സാജ പൂർവത്ര ബുദ്ധിഗ്രഹേണേന ഏവ ഗ്രഹീത സതി ഹിരു ഇഹ ഉപദിശ്യത്തി. മുമ്പ് ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു, അന്ന് വേറിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. കാരണം എങ്ങനെ? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് വിഷയങ്ങൾ. അർത്ഥേഭ്യശ പരമന, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സസ്തു പരാബുദ്ധി, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് പറഞ്ഞതിന് ശേഷം ബുദ്ധേരാത്മാ മഹാൻപര എന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ്. ബുദ്ധിക്കപ്പുറം ഒരു ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഇതേതാണ്? സമഷ്ടി ബുദ്ധി. നമ്മളെ പറയുന്നത് സാജ പൂർവത്ര ബുദ്ധിഗ്രഹണേനവ ഗ്രഹീത സതി ഹിരുക് ഇഹ ഉപദിശ്യത്തെ. ആ മഹാബുദ്ധി ഹിരണ്യഗർഭന്റെ ആ ബുദ്ധിയെ തന്നെ മുമ്പ് ബുദ്ധിശബ്ദം കൊണ്ട് പറഞ്ഞെങ്ങനെ അതിൻ്റെ ബെഷ്ടി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ട് സതി ഹിരുക് പൃഥക് വേറെ, ഹിരുക് എന്ന് പറയുന്ന അവ്യയം വേറെ, യഹോപദേശിയുടെ ഉപദേശിക്കുന്ന എന്താണ്, ആ ബുദ്ധിയിൽ നിന്ന് വേറിട്ടൊരു ബുദ്ധിയുണ്ട്, ജീവബുദ്ധിയിൽ നിന്ന് അന്യമായൊരു ബുദ്ധിയുണ്ട്. എന്താണ് അത്? ഹിരണ്യഗർഭ ബുദ്ധിയാണ്. അതിനെന്ത് പറയും? മഹാൻ ആത്മാ. സംഖ്യന്മാർ പറയുന്ന മഹത്തത്വം എന്ന് പറയുന്നു, സമഷ്ടി ബുദ്ധിയാണെന്നർത്ഥം. ഇത് സംഖ്യന്മാരുടെ രീതി അനുസരിച്ചല്ല, അദ്വൈതി അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. തസ്യ അവി അസ്മദീയാഭ്യോ ബുദ്ധിഭ്യ പരത്വ ഉപത്തെ. നമ്മുടെ ബുദ്ധിയെക്കാളും പരമാണ് ആ ബുദ്ധി. ഏത്? ഹിരണ്യഗർഭബുദ്ധി. അതുകൊണ്ടാണ് ബുദ്ധേരാത്മാ മഹാൻപരഹ. നമ്മുടെ ബുദ്ധിയെക്കാളും വലിയൊരു ബുദ്ധിയുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് സൃഷ്ടിയൊന്നും സാധ്യമല്ല. അപ്പൊ സൃഷ്ടിയല്ല, സാധ്യമായൊരു ബുദ്ധിയുണ്ട്. അതാണ് മഹാനാത്മാ എന്ന് പറയുന്നത്. തസ്യാഭി അസ്മദീയാഭ്യോ ബുദ്ധി. നമ്മുടെ എല്ലാം ബുദ്ധിയെക്കാളും വലിയൊരു ബുദ്ധി. അത് വേണമല്ലോ സൃഷ്ടി. നമ്മുടെ ഈ അല്പമായ ബുദ്ധി കൊണ്ട് സൃഷ്ടി സ്ഥിതിയും സംഹാരവും നടക്കത്തില്ല. അപ്പോൾ അതിനൊരു വലിയ ബുദ്ധി ആവശ്യമാണ്. ഏതസ്മിൻ തു പക്ഷേ പരമാത്മവിഷയനൈവ പരേണ പുരുഷ ഗ്രഹണേന രഹിന ആത്മനോ ഗ്രഹണം ദ്രഷ്ടവ്യം. ഇങ്ങനെ ഒരു പക്ഷമെടുക്കുമ്പോൾ ബുദ്ധിക്ക് അപ്പുറമുള്ള മഹാനാത്മാ എന്ന് പറയുന്ന ഭോക്താവായിട്ടെടുക്കാം, അല്ലെങ്കിൽ സമഷ്ടി ബുദ്ധിയായിട്ടും എടുക്കുക. രണ്ടർത്ഥം. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രണ്ടാമത്തെ പക്ഷത്തിൽ എന്താണ്? പരമാത്മവിഷയനൈവ പരേണ പുരുഷ ഗ്രഹണേന രഥിന ആത്മനോ ഗ്രഹണം ദർശ്യ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരഥി, ഈ രഥത്തിൽ സഞ്ചരിക്കുന്ന ആരഥി എന്ന് പറയുന്നത് ഭോക്താവല്ല, പരമാത്മാവ് തന്നെ. ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് പരമാത്മാവാണ്. ഇതാണ് സാംഖ്യന്മാരും അദ്വൈതിയും തമ്മിൽ വ്യത്യാസം. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ എന്നുള്ള പക്ഷം അവർ സ്വീകരിക്കുന്നില്ല. അവർ പറയുന്ന ശരീരത്തിനുള്ളിൽ ഒരു പുരുഷനുണ്ട്, അത് ഓരോ ശരീരത്തിലും വേറെ വേറെയാണ് പുരുഷൻ. ആ പുരുഷൻ അവിടെ ഭോക്താവായിരിക്കുന്നു. ഇവിടെ അദ്വൈതി പറയുന്നത് അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഭോക്താവായിരിക്കുന്നു എന്നുള്ള സ്വീകരിക്കാം, പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിൽ പരമാത്മാവുമുണ്ട്, അതുകൂടെ സ്വീകരിക്കും. അതാണ് സാംഖ്യന്മാരെന്നുള്ള വ്യത്യാസം. ഇതാണ് ഗീതയിലും മറ്റും വരുന്ന വ്യത്യാസം. ഗീതയിലും മറ്റും സാംഖ്യന്മാരുടെ തത്വങ്ങളനുസരിച്ച് വിശദീകരിക്കും കാര്യങ്ങൾ. പക്ഷേ അവിടെ ഇതുകൂടി പറയും, അധികമായിട്ട് എന്താണ്, ഒരു പരമാത്മാവിനെ കുറിച്ച് പറയും. അത് സാംഖ്യന്മാർ പറഞ്ഞിട്ടുള്ള എന്താണ്, അതാണ് പറയുന്നത്. ഏതസ്മിന്ത് പക്ഷേ, രണ്ടാമത്തെ പക്ഷം, മഹാൻ ആത്മാ എന്ന് പറയുന്നത് ഹിരണ്യഗർഭ എന്നെടുക്കുമ്പോൾ, അവിടെ ഹിരണ്യഗർഭ ബുദ്ധി എന്ന് പറയുമ്പോൾ, ബുദ്ധി എന്ന് പറയുന്നത് കേവലമായ ഒരിടത്ത് സ്ഥിരം ചെയ്തിട്ടല്ലോ. ആ ബുദ്ധി ആകുന്ന ഉപാധിയോടുകൂടിയ ഹിരണ്യഗർഭനം നൽകും. അതുതന്നെയാണ് പരമാത്മാവ്. ഏതസ്മിന്ത് പക്ഷേ പരമാത്മവിഷയനെ ഏവ, പരമാത്മാ വിഷയമായിട്ട് പരമാത്മാവെന്നുള്ള അർത്ഥത്തെ എടുക്കണം. പരേണ പുരുഷഗ്രഹണേന രഥിന ആത്മനോ ഗ്രഹണം ദൃഷ്ടം. ഇവിടെ ആത്മാനം രഥിനം വിധി എന്ന് പറഞ്ഞിടത്ത് ആ രഥി എന്ന് പറയുന്നുണ്ട്. രഥസ്വാമിയായി രഥത്തിൽ സഞ്ചരിക്കുന്ന കേവലം ഒരു ഭോക്താവെന്ന് എടുക്കരുത്, ആ ഭോക്താവ് പരമാത്മാവെന്ന് എടുക്കണം. അങ്ങനെ ഒരു അർത്ഥത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഭാഷകാർ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചത്. മഹാനാത്മാവെന്ന് പറയുന്നുണ്ട്, ഭോക്താവെന്നും അർത്ഥം പറയാം, പരമാത്മാവെന്നും അർത്ഥം പറയാം. അതാണ് പരമാത്മവിഷയണ ഏവ പരേണ പുരുഷഗ്രഹണേന. പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ട സ പരാഗതി എന്ന് പറഞ്ഞില്ലേ. അവിടെ ഒരു പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാ ഈ പുരുഷൻ? അതാണ് പരേണ പുരുഷഗ്രഹണേനാണ്. ഇവിടെ ശ്രുതിയിൽ അവസാനം മഹതപരം അവ്യക്തം അവ്യക്ത പുരുഷപര എന്ന് പറഞ്ഞു. അപ്പൊ ആ പുരുഷൻ എന്ന് പറയുന്ന ആരാണ്? ആദ്യം പറഞ്ഞു അത് ഭോക്താവാണ്, പിന്നെ പറഞ്ഞു അത് പരമാത്മാവ് തന്നെയാണ്. പരമാത്മവിജ്ഞ പരമാത്മവിഷയണീയ പരേണ പുരുഷ ഗ്രഹണീന പരപുരുഷൻ രഥിന ആത്മനോ ഗ്രഹണം ദ്രഷ്ടവ്യം. രഥിയായിരിക്കുന്ന ആത്മാവിനെ പരപുരുഷനായിട്ട് തന്നെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരിടത്ത് ഭോക്താവെന്ന് പറയുക, പിന്നെ പറയുക ഈശ്വരനെന്ന് പറയുക. ഭോക്താവെന്ന് പറയുമ്പം കർത്താവ് ഭോക്താവായിരിക്കുന്നവൻ അജ്ഞനാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ്. ഒരേ ഒന്നിനെ തന്നെ മഹാനാത്മാവെന്ന് പറയുന്ന പരസ്പര വിരുദ്ധമായ രണ്ടെണ്ണമായിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അതെന്ന് പറയുന്നു പരമാർത്ഥത പരമാത്മവിജ്ഞാനാത്മനോർ ഭേദാഭാവം പറയുന്ന അദ്വൈതത്തെ സംബന്ധിച്ച് അത് ദോഷമൊന്നുമില്ല. പരമാർത്ഥം പറയുമ്പോൾ എന്താണ്? ഈ ഭോക്താവും പരമാത്മാവും രണ്ടല്ല, ഈ രഥസ്വാമിയായിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. ഒരു രീതിയിൽ അതിനെ പറയുമ്പോൾ പറയാം അത് ഭോക്താവാണ്. അതിൻ്റെ തന്നെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പരമാത്മാവാണ്. ഇവിടെ ജീവ പരമാത്മാക്കൾക്ക് ഇവിടെ ഭേദത്തെ പരമാർത്ഥത്തെ സ്വീകരിച്ചിട്ടില്ല. എവിടെയാ സ്വീകരിക്കുന്നത്? ഇവിടുത്തെ ഭാഷക്കാരൻ പറയാ മഹാമായയെ അംഗീകരിക്കുന്നു. സർവജീവന്മാരും സദാ ഉറങ്ങിക്കിടക്കുന്ന മായ എന്ന് പറയും, മഹാസുപ്തി എന്ന് പറയും. എല്ലാ ജീവനും സദാ ഉറങ്ങിക്കിടക്കുകയാണ്. ആ മഹാ അതിനെയാണ് മഹാസുപ്തി എന്ന് പറയുന്നത്. ആ ഉറക്കത്തിന് കാരണമായിരിക്കുന്ന മായയെ അംഗീകരിക്കുമ്പോൾ അവിടെ ഭേദം പറയും. ഈ ജീവൻ മേരെയാണ്, അവൻ ഉറങ്ങുന്നവനാണ് എന്ന് പറയും. പരമാർത്ഥം പറയുമ്പോൾ ഭേദമില്ല. അതുകൊണ്ട് മഹാൻ ആത്മാവെന്ന് പറയുന്നതിന് അദ്വൈതമനുസരിച്ച് ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കും. ആ പരമാത്മാവെന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധി എന്ന് പറയുമ്പോൾ സമഷ്ടി ബുദ്ധി. സമഷ്ടി ബുദ്ധി എടുക്കുമ്പോൾ ആ ബുദ്ധിയാകുന്ന ഉപാധിയോടുകൂടി ചേരുന്ന പരമാത്മാവിൽ എത്തിച്ചേരും. അങ്ങനെയാണ്. കാരണം അവിടെ പറയുമ്പോൾ എന്താണ്? ബുദ്ധിരാത്മാ മഹാന്തര മഹതപരം അവ്യക്തം അവ്യക്ത പുരുഷപര എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു മഹാൻ ആത്മാവെന്ന് ബുദ്ധിയെ പറയുമ്പോൾ അതാർക്കാ ഉള്ളത്? ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനാരാ? സൃഷ്ടി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നതാണത്. അതാരാണ്? പരമാത്മാവ് തന്നെ. ആ രീതിയിൽ തന്നെ അവിടെ പരമാത്മാവിലെത്തിച്ചേരുന്നു. അദ്വൈത തത്വമനുസരിച്ച് അങ്ങനെ മനസ്സിലാക്കുന്നതിന് പ്രയാസമില്ല. അതുകൊണ്ട് പറയുന്നു പരമാർത്ഥത പരമാത്മവിജ്ഞാനാത്മനോർ പരമാത്മാവിനും വിജ്ഞാനാത്മനോന്നും ഭേദമില്ല. തദ്ദേവം ശരീരമേവ ഏകം പരിശിഷ്യത്തെ. ഇത്രയും എത്തിച്ചേർന്നു. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധിരാത്മാ മഹാൻ പര. ഇനി ശേഷിക്കുന്നത് ശരീരമാണ്. ബാക്കിയെല്ലാം വ്യാഖ്യാനിച്ചു. ജീവാത്മാവും പരമാത്മാവും എല്ലാം വ്യാഖ്യാനിച്ചു. തദൈവ ശരീരമേവ ഏകം പരിശേഷ്യത്തെ. ഇതരാണി ഇന്ദ്രിയാദീനി പ്രകൃതാനി ഏവ പരമപദ ദിദർശ ഇഷയ സം അനുക്രാമൻ പരിശിഷ്യമാണേന ഇഹ അന്ത്യേന അവ്യക്തശബ്ദേന പരിശിഷ്യമാണം പ്രകൃതം ശരീരം ദർശയതീതി ഗമ്യത്തെ. ഇനിയിവിടെ ശേഷിക്കുന്ന ഏതാണ്? അവ്യക്തം മഹതപരം വ്യക്തം മഹാനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു. ഒന്ന് ഭോക്താവ്, മറ്റൊന്ന് ആ സമഷ്ടി ബുദ്ധി, ആ ബുദ്ധിയോടുകൂടിയ ഈശ്വരൻ, ഹിരണ്യഗർഭൻ, ഇനി ശേഷിക്കുന്ന അവ്യക്തം എന്താണത്? ശരീരം എന്നാണ്. അതാണ് വ്യാഖ്യാനിക്കുന്നത്. അന്ന് പറഞ്ഞ് തദൈവ ശരീരമേവ ഏകം പരിശേഷ്യത, ഇനി ശേഷിക്കുന്ന ശരീരമാണ്. ഇതരാണ് ഇന്ദ്രിയാദീനി, ശേഷിക്കുന്ന എന്താണ്? ഇന്ദ്രിയ ശരീരം വിട്ടാൽ ശേഷിക്കുന്ന ഇന്ദ്രിയാദികളാണ് എന്നുവെച്ചാൽ ഇന്ദ്രിയം, വിഷയം, മനസ്സ്, ബുദ്ധി, ഭോക്താവ് ഇവയാണ് പ്രകൃതാനി. അതാണ് ഇവിടെ മന്ത്രത്തിൽ ഈ സന്ദർഭത്തെ ചർച്ച ചെയ്തത്. അല്ല, ഇതിനേക്ക് എന്തിനു പറയുന്നു? വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളിൽ തുടങ്ങി, ഇന്ദ്രിയങ്ങൾ, വിഷയം, ഇങ്ങനെ ഓരോന്നിനും എന്തിനു പറയുന്നു? പരമപദ ദിദർശയിഷ, അയ്യാ ദിദർശയിഷ, കാണിച്ചു തരുന്നതിനുള്ള ആഗ്രഹം, സന്നദ്ധമാണ്. പരമപദത്തെ കാണിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ആരുടെ ആഗ്രഹം? ശ്രുതിയുടെ ആഗ്രഹം. ശ്രുതി ശ്രോതാവിന് ആ പരമമായ പദത്തെ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് പരമപദ ദിദൃശ്യ ഇഷയ സമനുക്രാമൻ. അതിനെ ഓരോന്നിന് ഓരോന്നിനായിട്ട് നിർദ്ദേശിക്കുന്നു. നിർദ്ദേശിച്ചുകൊണ്ട് ഓരോന്നിനെ ഓരോന്നിനെ വ്യക്തമായി നിർദ്ദേശിച്ചുകൊണ്ട് ആര് നിർദ്ദേശിക്കുന്നു? ശ്രുതി. എങ്ങനെ നിർദ്ദേശിച്ചു? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ പരം മനഃ എന്നിങ്ങനെ ഓരോന്നോരോന്നിനെ നിർദ്ദേശിക്കുന്ന എന്തിനു വേണ്ടി? പരമപദത്തെ ബോധിപ്പിക്കാൻ. എങ്ങനെ? പുരുഷാന്ന പരം കിഞ്ചിത് സ കഷ്ട സ പരാഗതി, അതാണ് പരമപദം. അതിനെ കാണിക്കുന്നതിന് വേണ്ടി പരമപദ ദിദർശ ഇഷയ സമനുക്രാമൻ ഓരോന്നിനെ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പരിശേഷ്യമാണ് ഇനൈഹ, പിന്നെ ശേഷിക്കുന്ന എന്താണ്? അവ്യക്തം. അതിന് ശേഷിക്കുന്നത് അന്ത്യേന, ഈ പറഞ്ഞതിൽ അവസാനം വന്നത് അവ്യക്ത ശബ്ദേന. ഇതാണ് അവ്യക്തം. ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. വിഷയങ്ങളെ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ പറഞ്ഞു, മനസ്സിനെ പറഞ്ഞു, ബുദ്ധിയെ പറഞ്ഞു, ഭോക്താവിനെ പറഞ്ഞു. പിന്നെ ഈ രഥത്തിൽ ശേഷിക്കുന്ന എന്താണ്? പരിശിഷ്യമാണ് ശേഷിക്കുന്ന പ്രകൃതം ശരീരം. പിന്നെ ഈ ശരീരമാണ് ശേഷിക്കുന്ന, അതിനെ ദർശയതി ഗമ്യത എന്ന് ശ്രുതി ഈ ശരീരത്തെയാണ് അവ്യക്ത ശബ്ദം കൊണ്ട് നമുക്ക് ബോധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറയുന്ന, എന്ന് തുടങ്ങുന്ന ആ മന്ത്രത്തിൽ വന്നിരിക്കുന്ന അവ്യക്ത ശബ്ദം കൊണ്ട് ഈ ശരീരത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നതെന്നാണ്. എന്തുകൊണ്ട് ബാക്കിയല്ല അവിടെ പറഞ്ഞു കഴിഞ്ഞു? എന്തിനു നിന്നെ ബോധിപ്പിക്കുന്നു? പരമാത്മാവിനെ ബോധിപ്പിക്കാൻ എന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. എന്നുവെച്ചാൽ സാഖ്യന്മാർ പറയുന്നൊന്നുമല്ല, അതിനെ നിഷേധിക്കുകയാണ്. ശരീര ഇന്ദ്രിയ മനോ ബുദ്ധി വിഷയ വേദന സംയുക്തസ്യ ഹി അവിദ്യാവതോ ഭോക്തു ഹി ശരീരാദീനാം രഥാതിരൂപക കൽപ്പനയ സംസാര മോക്ഷഗതി നിരൂപണേന പ്രത്യേകാത്മ ബ്രഹ്മ അവഗതിരിഹ വിവക്ഷിത. എന്താണിവിടെ ശ്രുതി വിവക്ഷിക്കുന്നത്? ശ്രുതിയുടെ താല്പര്യം എന്താണ് പറയുന്നു? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ വിശദീകരിക്കുന്നു. എന്തൊക്കെ? ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, വിഷയം, വിഷയവേദന, ജ്ഞാനം, സംയുക്തമായിരിക്കുന്ന. അപ്പൊ ശരീര ഇന്ദ്രിയ മനസ്സ് ബുദ്ധി വിഷയം വിഷയജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ആരാണ്? അവിദ്യാവത, അവിദ്യയോടുകൂടിയിരിക്കുന്ന ആരാണ്? ഭോക്തു, ഭോക്താവ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. എപ്പോ അവിദ്യയോടുകൂടിയിരിക്കുന്നവൻ എന്ന് പറയുന്ന അവിടെ ഭോക്താവിനെ കുറിച്ച് പറയും. ഈ രഥസ്വാമി ആയിരിക്കുന്നു. ഭോക്താവ് എപ്പോഴാണ് ഈ ജാഗ്രത? ജാഗ്രത ഒരാൾക്ക് ഭോക്താവായിരിക്കാൻ പറ്റും, അനുഭവിക്കുന്നവനായിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, വിഷയം, വിഷയജ്ഞാനം, ഇത്രയും ഒത്തുചേരുന്ന ഇവിടെ ഈ ജാഗ്രത്തിൽ. ഈ ജാഗ്രത്തിൽ ജീവൻ അവിദ്യാവാൻ ആയിരിക്കുന്നു. അവിദ്യാവത ഭുക്തു ശരീരാദീനാം രഥാതിരൂപക കൽപ്പനയാ. അപ്പോ അങ്ങനെ ഒരു ഭോക്താവിന് കുറിച്ച് പറയുന്നിടത്താണ് രഥരൂപക കൽപ്പന ശ്രുതി. അതിനൊരു രഥമായി പറയുന്നത് ശരീരാദികളെ, ശരീര ഇന്ദ്രിയ മനസ്സ് ബുദ്ധികളെ രഥത്തോട് ഉപമിച്ച് പറയുന്നു. ഇതൊരു രഥമാണ് എന്നുള്ള രീതിയിൽ സംസാര മോക്ഷഗതി നിരൂപണം. അതിലൂടെ എന്താ? സംസാരത്തെയും മോക്ഷത്തെയും നിരൂപണം ചെയ്യുകയാണ്. അല്ലെങ്കിൽ സംസാരത്തിൽ നിന്നുള്ള മോക്ഷത്തെ നിരൂപണം ചെയ്യുകയാണ്. ഈ ശരീരമാകുന്ന രഥത്തിൽ ഒരു രഥസ്വാമി ഭോക്താവായിരുന്നു കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയാനുഭവത്തിലൂടെ ജീവൻ കടന്നുകൊണ്ട് കിടക്കുകയാണെന്ന് പറയുകയാണ്. അതാണ് സംസാരഗതി. സാ കഷ്ട സ പരാഗതി എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നിന്നുള്ള മോക്ഷത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് സംസാര മോക്ഷഗതി നിരൂപണേന. ഇതിവിടെ ചർച്ച ചെയ്യുന്ന എന്തിനു വേണ്ടി? പ്രത്യേകാത്മ ബ്രഹ്മ അവഗതി. പ്രത്യേകാത്മ ബ്രഹ്മ, പ്രത്യേകാത്മ സ്വരൂപമാണ് ബ്രഹ്മ. ബ്രഹ്മം പ്രത്യേക സ്വരൂപമാണ് ബ്രഹ്മം എന്നുള്ള ജ്ഞാനം. ബ്രഹ്മം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ്, അല്ലെങ്കിൽ പ്രത്യേക സ്വരൂപം. പ്രത്യേകാത്മ എന്ന് വെച്ചാൽ പ്രത്യേക സ്വരൂപം, അത് ബ്രഹ്മമാണെന്നുള്ള അവഗതി ജ്ഞാനം, അതാണ് ഇവിടെ വിവക്ഷിതമായിരിക്കുന്നത്. അതാണ് ശ്രുതിയുടെ താല്പര്യം. ശ്രുതി ശ്രോതാവിനെ ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന എന്താണ്? ഇവിടെ ഒരു രഥത്തെക്കുറിച്ച് പറയുക, രഥസ്വാമിയെക്കുറിച്ച് പറയുക, സംസാരത്തെക്കുറിച്ച് പറയുക. ഇതിൻ്റെയൊക്കെ താല്പര്യം എന്താണ്? ഈ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അത് പരബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. തഥാച അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാ ന പ്രകാശതേ ദൃശ്യതേ തു അഗ്രയ ബുദ്ധ്യ സൂക്ഷ്മയ സൂക്ഷ്മദർശിഭി. ഇതി വൈഷ്ണവസ്യ പരമ പദസ്യ ദുരവഗമത്വ ഉക്ത്വ തദവഗമാർത്ഥം യോഗം ദർശയതി. പറയുന്നു അവിടെ ഈ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഈ തത്വം ആണ് പറയുന്നത്, പ്രാകൃത ബുദ്ധികൾക്ക് ഇത് വെളിപ്പെടുന്നില്ല എന്നവിടെ പറയും. ഏഷ സർവേഷു ഭൂതേഷു, സർവ ജീവന്മാരിലും ഗൂഢോത്മാ, ഇത് ഗൂഢമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാകൃത ബുദ്ധികൾക്ക്, അസംസ്കൃത ബുദ്ധികൾക്ക് വെളിപ്പെടാതിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു. ന പ്രകാശതേ, അത് വെളിപ്പെടുന്നില്ല. എന്നാൽ എന്താണ്? ദൃശ്യതേതു അഗ്രിയ ബുദ്ധിയ സൂക്ഷ്മയ, സൂക്ഷ്മമായ അഗ്രബുദ്ധി കൊണ്ട്, ഏകാഗ്രമായ ബുദ്ധി കൊണ്ട്, ഈ തത്വത്തിൽ തന്നെ വിഷയമാക്കുന്ന ബുദ്ധി കൊണ്ട്, അതാണ് സൂക്ഷ്മ ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി കൊണ്ട് സൂക്ഷ്മദർശിവി ദൃശ്യത്തെ, സൂക്ഷ്മദർശികളാൽ ദർശിക്കപ്പെടുന്നു. സൂക്ഷ്മബുദ്ധിയുള്ള സൂക്ഷ്മദർശികളാൽ ദർശിക്കപ്പെടുന്നു എന്നവിടെ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ പ്രാകൃത ബുദ്ധികൾക്ക് ഗ്രഹിക്കുന്നില്ല, എന്നാൽ സൂക്ഷ്മബുദ്ധികൾക്ക് ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ബുദ്ധി സൂക്ഷ്മം ആകും? അപ്പോൾ ബുദ്ധിയുടെ തകരാറാണല്ലോ ഇത് ഗ്രഹിക്കാതിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബുദ്ധി സൂക്ഷ്മമാകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉപാസനയെ നിർദ്ദേശിച്ചു, യോഗത്തെ അവിടെ നിർദ്ദേശിച്ചു. ബുദ്ധിയെ ഏകാഗ്രപ്പെടുത്തുന്നതിന് വേണ്ടി, സൂക്ഷ്മമാക്കുന്നതിന് വേണ്ടി. അതാണ് അടുത്ത് പറഞ്ഞ് യച്ഛേദ് വാങ് മനസ്സി പ്രജ്ഞ. പ്രാജ്ഞൻ വിവേകി വാക്കിനെ മനസ്സിൽ സംയമം ചെയ്യുക. തദ്യച്ച് ജ്ഞാനാത്മനെ ജ്ഞാനാത്മാവിൽ ജ്ഞാനമാത്മനി മഹതി നിയച്ച് ജ്ഞാനാത്മാവിനെ മഹത്വത്വത്തിൽ. തദ് യച്ച് ശാന്താത്മനി ശാന്താത്മാവിൽ, ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ് മുമ്പ്. ഇതി അങ്ങനെയുള്ള ധ്യാനക്രമം അല്ലെങ്കിൽ ഉപാസനാക്രമവും അവിടെ പറഞ്ഞു. എങ്ങനെയാണ് ഗുരുവിൻ്റെ ബുദ്ധി സൂക്ഷ്മമാകുന്നത്? ഉപാസനയിലൂടെ ബുദ്ധി സൂക്ഷ്മമാകുന്നു. അങ്ങനെ ഉപാസനയിലൂടെ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഉപാസന അനുഷ്ഠിക്കുന്നു. രണ്ടും പരസ്പരാപേക്ഷമാണ്. ഉപാസന കൊണ്ട് ബുദ്ധി സൂക്ഷ്മമാകുന്നു, സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഉപാസന അനുഷ്ഠിക്കുന്നു. ആ യോഗത്തെ പറഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായ ബുദ്ധിയിൽ ഇത് വെളിപ്പെടുന്നു എന്നുള്ള കാര്യവും അവസാനം പറഞ്ഞു. ഇത് ഇതിനെ കണ്ടെത്തുന്നതല്ല, ഇത് വെളിപ്പെടുന്നതാണ്. യമ ഏവ ഏഷുണ്ണത്തെ തനു ഹി സ്വാം എന്നെല്ലാം പറയും. പക്ഷേ അതിന് യോഗ്യത വേണം. അതാണ് ബുദ്ധിയുടെ സൂക്ഷ്മത എന്ന് പറഞ്ഞു. അതും ആവശ്യമാണ്. ഇത് വെളിപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ അത് ബുദ്ധി കൊണ്ടറിയാൻ കഴിയുന്നതല്ല. വെളിപ്പെടുന്ന എങ്ങനെ ബുദ്ധി കൊണ്ടറിയാൻ കഴിയും? സ്വയം വെളിപ്പെടുന്നു. പക്ഷെ വെളിപ്പെടൽ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയാണ്, അറിവാണ്. വെളിപ്പെടൽ എന്ന് പറഞ്ഞത് അറിവാണ്. അവിടെ ബുദ്ധിയെ നിഷേധിക്കാനും കഴിയും. ബുദ്ധിയെ പാടെ നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം വെളിപ്പെടുക എന്ന് പറയുന്നതിന് ഒരു അറിവാണ്. അറിവിനാണ് വെളിപ്പെടുക എന്ന് പറയുന്നത്. പിന്നെ വെളിപ്പെടുകയില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? പ്രാകൃത ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിയമായ സൂക്ഷ്മമായ ബുദ്ധിക്ക് ഇത് വെളിപ്പെടുന്നതാണ്. തകരാറ് ബുദ്ധിയുടേതാണ്. അതിനെന്താ വഴി? അതിന് യോഗത്തെ നിർദ്ദേശിച്ചു. യോഗം ഉപാസം. അതിന്റെ ക്രമവും പറഞ്ഞു. ഇങ്ങനെ ഉപാസിക്കുക തത്വത്തെ. ഇങ്ങനെ ഉപാസിക്കുമ്പോൾ ഉപാസന കൊണ്ട് തന്നെ ബുദ്ധി സൂക്ഷ്മമാകുന്നു. ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് തന്നെ ഉപാസന സാധ്യമാകുന്നു. അപ്പോൾ തത്വം വെളിപ്പെടുന്നു. വെളിപ്പെടൽ എന്ന് പറയുന്നത് അത് ബുദ്ധിക്കാണ് വെളിപ്പെടുന്നത്. വെളിപ്പെടൽ എന്ന് പറയുന്നതും ബുദ്ധിയാണ്. ബുദ്ധിക്ക് വെളിപ്പെടുന്നു, അത് സ്വയം ബുദ്ധിയുമാണ്. അതുപോലെ കണ്ണിന് പ്രകാശം വെളിപ്പെടുന്നു, എന്നാൽ കണ്ണ് സ്വയം പ്രകാശമാണ് എന്ന് പറയുമ്പോൾ കണ്ണിന് ദൃഷ്ടിക്ക് പ്രകാശം വെളിപ്പെടുന്നു, എന്നാൽ ദൃഷ്ടി എന്താ? സ്വയം പ്രകാശമാണ്. അതുപോലെ ഇവിടെ ബുദ്ധിക്ക് വെളിപ്പെടുന്നു, എന്നാൽ ആ വെളിപ്പെടൽ എന്ന് പറയുന്നത് സ്വയം ബുദ്ധിയാണ്, ബോധമാണ്, അറിവാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. ഇത് ഏതുക്തം ഭൂതി, അതിന്റെ താല്പര്യത്തെ വീണ്ടും വിശദീകരിക്കുന്നു. വാചം മനസ്സിൽ സംയച്ച് എന്ന് പറഞ്ഞാൽ എന്താ? വാഗാദി ബാഹ്യേന്ദ്രിയ വ്യാപാരം ഉത്സൃജ്യ മനു മാത്രേണ അവതിഷ്ഠേത. ആ ഉപാസനയെ കുറിച്ച് പറയുന്നു. എങ്ങനെയാണ് ബുദ്ധി സൂക്ഷ്മമാകുന്ന ഉപാസന? വാചം മനസ്സിൽ സംയച്ച് വാഗാദി ബാഹ്യേന്ദ്രിയ വ്യാപാരം ഉത്സൃജ്യ. വാഗാദികളുടെ ബാഹ്യേന്ദ്രിയ വ്യാപാരത്തെ ത്യജിച്ചിട്ട് എന്നുവെച്ചാൽ വാക്കുകൊണ്ട് പച്ചിക്കാതെ, കണ്ണുകൊണ്ട് കാണാതെ, ചെവി കൊണ്ട് കേൾക്കാതെ, അതാണ് ആ വ്യാപാരത്തെ ഉത്സൃജ്യ മനു മാത്രേണ അവതിഷ്ഠേ. കേവലം മനസ്സ് മാത്രമായി സ്ഥിതി ചെയ്യുക. എന്നുവെച്ചാൽ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ കേവലം മനസ്സാണല്ലോ ശേഷിക്കുന്നു. ആ മനസ്സോ ഇപ്പോൾ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിലും ആന്തരികമായി മനസ്സ് പ്രവർത്തിക്കാമെന്ന്, ചിന്താരൂപത്തിൽ, സ്മൃതി രൂപത്തിൽ, ഭാവനാരൂപത്തിലൊക്കെ മനസ്സ് പ്രവർത്തിക്കാം. പണ്ട് പറയുന്നു മനോവി വിഷയ വികല്പാഭിമുഖം വികൽപദോഷദർശനേന ജ്ഞാനശബ്ദോദിതായ ബുദ്ധോ അധ്യവസായ സ്വഭാവായാം ധാരയെ. മനസ്സിങ്ങനെ നാനാ വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുക, നാനാ വിഷയങ്ങളെ ചിന്തിക്കുക, നാനാ വിഷയങ്ങളെ ഭാവന ചെയ്യുക, ഈ പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ചിട്ട് മനസ്സിനെ ഏകരൂപത്തിൽ, നിശ്ചയാത്മകമായ രൂപത്തിൽ മനസ്സിനാക്കുക, അതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് തത്വനിശ്ചയം? തത്വനിശ്ചയ രൂപത്തിലാക്കുക, കാരണം ഇവിടെ മഹാൻ പരഹ പരമാത്മാ നിശ്ചയ രൂപത്തിലാകും. മനസ്സിൽ നാനാ വിഷയങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് പരമാത്മാ ചിന്തയിൽ മനസ്സിനെ നിർത്തുക എന്ന് പറയുന്നു. മനോവി മനസ്സെന്ത് വരുന്നു, വിഷയവികൽപ്പാഭിമുഖം, അത് വിഷയ ങ്ങളാകുന്ന വികല്പങ്ങൾക്ക് അഭിമുഖമായിരിക്കുന്നു. അത് സദാസമയ ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ വികല്പദോഷദർശനേന, മനസ്സിനതിൽ വൈരാഗ്യം ഉണ്ടാകണം, അത് ദോഷങ്ങളാണെന്നുള്ള ചിന്ത കൊണ്ട് മനസ്സിൽ വിവേകമുണ്ടായി. ജ്ഞാനശബ്ദോദിതായ, ജ്ഞാനശബ്ദം കൊണ്ട് പറയപ്പെട്ടതായ ബുദ്ധു, അതാണ് ബുദ്ധി. അധ്യവസായ സ്വഭാവം, നിശ്ചയ രൂപത്തിലുള്ള ബുദ്ധി, അതിൽ ധാരയെ, അതിൽ നിർത്തണം. എന്താ നിശ്ചയം? പരമാത്മ നിശ്ചയം. ഇവിടെ നിശ്ചയിക്കുക, മനസ്സ് നിശ്ചയ സ്വഭാവം വരിക എന്നർത്ഥം. ഇനി താമപി ബുദ്ധിം, ആ ബുദ്ധിയെ മഹതി ആത്മനി ഭോക്തരി അഗ്രിയായാം ബുദ്ധോ സൂക്ഷ്മതാപാദനേന നിയസ്ചേ. ആ ബുദ്ധിയെ തന്നെ നിർത്തണം ഭോക്താവിൽ, അല്ലെങ്കിൽ അഗ്രിയായാമ്പാ ബുദ്ധോ അതിസൂക്ഷ്മമായ ബുദ്ധിയിൽ. ഭോക്താവിനെ വിഷയമാക്കുന്ന ബുദ്ധിയാണ് സൂക്ഷ്മമായ ബുദ്ധി. ഭോക്താവെന്ന് വെച്ചാൽ അവിടെ താൻ, ബുദ്ധിയെ തന്നിൽ ഉറപ്പിക്കുക. അത് മുമ്പ് പറഞ്ഞല്ലോ, ഈ ശരീരത്തിൽ ഭോക്താവായിരിക്കുന്നവൻ തന്നെ പരമാത്മാവ്. അദ്വൈതത്തിൽ രണ്ടും തമ്മിൽ ഭേദമില്ല. ആ രീതിയിൽ ഭോക്താവാകുന്ന തന്നിൽ നിർത്തുക. അല്ലെങ്കിൽ പറയുന്നു ബുദ്ധിയ അഗ്രിയായാമ്പ ബുദ്ധവും. ബുദ്ധിയെ ബുദ്ധിയിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയുന്നു സൂക്ഷ്മതാ സമ്പാദനേന, ബുദ്ധിയെ സൂക്ഷ്മമാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയെ സൂക്ഷ്മമാക്കുക എന്ന് വെച്ചാൽ ശബ്ദസ്പർശരൂപ വിഷയങ്ങളിൽ ദോഷത്തെ ചിന്തിച്ചിട്ട് അതിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി അതിനെ ഭോക്താവിൽ ഉറപ്പിക്കുമ്പോൾ ബുദ്ധി സൂക്ഷ്മമായി. അത് വിവേകപൂർവകമായി ഉറപ്പിക്കുമ്പോൾ അവിടെ ഇന്ന് പറഞ്ഞ രീതിയിൽ ഭോക്താവായിരിക്കുന്ന തൻ തന്നെയാണ് പരമാത്മാവ് എന്നിങ്ങനെ. ബുദ്ധു അധ്യവസായ സ്വഭാവമായ ആ നിശ്ചയമാണ്. ബുദ്ധിക്ക് നിശ്ചയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വേണം. ഒന്നുകിൽ ബുദ്ധി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ നിശ്ചയിക്കുക, അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തെ നിശ്ചയിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഭോക്താവെന്ന് പറഞ്ഞത്. അങ്ങനെ നിശ്ചയിക്കുക തന്നിൽ. മഹാന്തം തു ആത്മാനം ശാന്തേ ആത്മനി പ്രകർണവതി പരസ്മിൻ പുരുഷേ പരസ്യം കഷ്ടായാം പ്രതിഷ്ഠാപയേ. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഭോക്താവ് പരമാർത്ഥത്തിൽ ആരാണ്? ശാന്ത ആത്മാ, ഇവിടെ പരമാത്മാവെന്ന് പറയുന്നു. മഹാന്തം തു ആത്മാനം, ആ ഭോക്താവിനെ ശാന്ത ആത്മനി പ്രകടനവതി. ഇവിടെ ഈ ഇവിടെ ചർച്ച ചെയ്യുന്നതായി പ്രകടനത്തിൽ പരസ്മിൻ പുരുഷേ പരമാത്മാവിൽ ഭോക്താവ് പരമാത്മാവാണ് എന്നുള്ള ബോധത്തിൽ പരസ്യാം കഷായ അതിനപ്പുറം പിന്നെ ചിന്തിക്കാനെന്നുള്ള പരമാത്മ ചിന്തയിൽ അവസാനിക്കുന്നു. പ്രതിഷ്ഠാപയെ ഉറപ്പിക്കുക മനസ്സിനെ, ഇത് ഉപാസനാക്രമത്തെക്കുറിച്ച് പറയും. എങ്ങനെ തന്നിൽ പരമാത്മാവിനെ ധ്യാനിക്കുന്നു, അങ്ങനെ ധ്യാനിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നു. തദൈവം പൂർവാപര ആലോചനായ നാസ്ത്യത്ര പരകൽപിതസ്യ പ്രധാനസ്യ അവകാശം. അവിടെ പറയുന്നു ഇങ്ങനെ പൂർവാപരമായി ചിന്തിക്കുമ്പോൾ, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ സംഖ്യന്മാർ കൽപ്പിച്ചതായ പ്രധാനത്തെ ഇവിടെ പരാമർശിക്കുന്നേയില്ല. ഇവിടെ ഇവിടെ വന്നു പ്രധാനമെന്ന് പറയുന്നു. കാരണം ഇവിടെ മഹതി നിശ്ചയേ, മഹത്വം എന്ന് പറയുന്നത് എന്താണ്? അത് ഭോക്താവാണ്. അതിന് പല അർത്ഥം പറഞ്ഞു. അത് ബുദ്ധിയാണ്, പരമാത്മാവാണ്, ഭോക്താവാണ്. അതിനെ ഇവിടെയും ശ്രുതി പറഞ്ഞപ്പോ എസ്ചേദ്വാങ് മനസ്സി പ്രജ്ഞ ജ്ഞാന ആത്മനി, ജ്ഞാനം ആത്മനി മഹതി തദ്ശ്ചേത് ശാന്ത ആത്മനി എന്നാ പറഞ്ഞത്. അവിടെ ഇന്ദ്രിയങ്ങളെ മനസ്സിലെന്ന് പറഞ്ഞു, മനസ്സിനെ ബുദ്ധിയിലെന്ന് പറഞ്ഞു. ജ്ഞാനം എസ്ചേദ്വാങ് മനസ്സി, വാക്കിനും മനസ്സിൽ തദ്ശ്ചേത് ജ്ഞാനാത്മനി, മനസ്സിനെ ബുദ്ധിയിൽ, ജ്ഞാനാത്മാവെന്ന് വെച്ചാൽ ബുദ്ധി. അതിനെ മഹത്തിൽ, മഹത്തുന്നതിലൂടെ ഭോക്താവ്, അതാണ് മഹതി ആത്മനി ഭോക്തരി. അല്ലാതെ പറഞ്ഞു അതിനെ തന്നെ ബുദ്ധി എന്നും പറയാം. എന്ത്? തന്നെ കുറിച്ചുള്ള ബോധം അതിൽ മനസ്സിന് ഉറപ്പിക്കുക. അങ്ങനെയും പറയാം അഗ്രിയായാമ്പ ബുദ്ധു. ബുദ്ധി സൂക്ഷ്മമാവുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ബോധത്തിലാണ്. വിഷയങ്ങളെ കുറിച്ചുള്ള ബോധത്തിൽ ബുദ്ധി സ്ഥൂലമാണ്. നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്ഥൂല ബുദ്ധി. തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ താൻ എന്ന് പറയുന്ന തത്വം തന്നെ സൂക്ഷ്മമായതുകൊണ്ട് ആ തത്വത്തെ ഗ്രഹിക്കുന്ന ബുദ്ധി സ്വാഭാവികമായും സൂക്ഷ്മമാകും. ബുദ്ധി മാറുന്ന വിഷയം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ്. ബാഹ്യമായ സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ബുദ്ധി സ്ഥൂലമായിരിക്കും. ആന്തരികമായ സൂക്ഷ്മമായ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അത് സൂക്ഷ്മമാകും. അവരോട് പറയുന്നു എന്താണ്? താമപി ബുദ്ധിം മഹതി ആത്മനി ഭോക്തരി ബുദ്ധു സൂക്ഷ്മതാപാദനേന. അങ്ങനെ ഏത് വിഷയങ്ങളെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു ആ വിഷയങ്ങൾക്കനുസരിച്ച് ബുദ്ധി മാറും. നമ്മൾ പറഞ്ഞു സൂക്ഷ്മത ആപാദനം, ബുദ്ധിയിൽ സൂക്ഷ്മതയെ സമ്പാദിക്കുക, ആപാദനം ചെയ്യുക, സമ്പാദിക്കുക. സൂക്ഷ്മമായ തത്വത്തെ ചിന്തിക്കുന്നതിന് വേണ്ടി ബുദ്ധി സ്വയം സൂക്ഷ്മമാകും. അല്ലെങ്കിൽ സൂക്ഷ്മ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ബുദ്ധിയിൽ സ്വയം സംഭവിക്കുന്നതാണ്. ശ്രുതി എന്ത് ചെയ്യുന്നു? അങ്ങനെ സൂക്ഷ്മമായ ഒരു വിഷയത്തെ വെളിപ്പെടുത്തുന്നു. ഈ ബാഹ്യമായ വിഷയങ്ങളെല്ലാം അപേക്ഷിച്ച് ഭോക്താവ് സൂക്ഷ്മമാണ്. എന്തുകൊണ്ട് ഭോക്താവ് സൂക്ഷ്മമായിരിക്കുന്നു? ഇന്നും അത് തന്നെയാണ് പരമാത്മാവായിരിക്കുന്നത്. ആ ഭോക്തൃബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പരമാത്മബുദ്ധിയാണ്. അതിനാണ് നേരത്തെ അതിനെ തന്നെ ഭോക്താവിനെ തന്നെ മഹാബുദ്ധി എന്ന് വ്യാഖ്യാനിച്ചു. മഹതീ ബുദ്ധി എന്നുള്ള അർത്ഥം അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇന്ന് പറഞ്ഞു അത് തന്നെയാണ് പരമാത്മാവ്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഭോക്താവും പരമാത്മാവും രണ്ടല്ല. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ആ ബുദ്ധി അവിടെ എത്തിച്ചേരും. പരാകഷ്ഠ പരസ്യം കഷ്ഠായ, പരമപുരുഷന് എത്തിച്ചേരും. അങ്ങനെ ധ്യാനിക്കുക, വിഷയങ്ങളിൽ മനസ്സ് പോകാതെ മനസ്സിനെ ആത്മനിഷ്ഠമാക്കി ആത്മോന്മുഖമാക്കി ധ്യാനിക്കുക എന്ന് ഇവിടെ പറഞ്ഞു. അങ്ങനെ ശാന്താത്മാവിൽ ഈ വിഷയവ്യാപാരങ്ങളൊന്നുമില്ലാത്ത, മനസ്സിൻ്റെ വ്യാപാരങ്ങളൊന്നുമില്ലാത്ത ആ ശാന്താത്മാവിൽ എന്താണ് പരമമായ പ്രതിഷ്ഠ ഉണ്ടാകുന്നു. പരസ്യം കഷ്ടായം പ്രതിഷ്ഠാപയതി. ആര്? പ്രാജ്ഞന് പ്രതിഷ്ഠയുണ്ടാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ എവിടെയാ സാഖ്യന്മാർ പറയുന്ന തത്വങ്ങളൊക്കെ ഇവിടെ എവിടെ വന്നു? ഇതെല്ലാം തത്വം ഇവിടെ വിചാരം ചെയ്യുമ്പോൾ ആന്തരികമായി വരുന്ന തത്വങ്ങളാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ആന്തരികമായി ചിന്തിക്കുമ്പോൾ ഇവിടെ അദ്വൈത തത്വത്തില എത്തിച്ചേരുന്നു. പിന്നെ സാഖ്യന്മാർ പറയുന്ന തത്വത്തിൽ എവിടെയാണ്? ദ്വിജിതദൈവം പൂർവാപര ആലോചനായ നാസ്ത്യത്ര പരകൽപിതസ്യ പ്രധാനസ്യ അവകാശ. പരകൽപിതമായ പ്രധാനത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഇവിടെ അവകാശമൊന്നുമില്ലാന്ന് പറയുന്ന ആനുമാനികമപ്പി ഏകേഷാം ജഗത് കാരണമായി പ്രധാനത്തെ സ്വീകരിക്കാം എന്ന് ചിലർ പറയുന്നു. അവർ സാഖ്യന്മാർ ചെയ്യുന്ന ശരീരരൂപക വിന്യസ്ത ഗ്രഹീതേ, ഇവിടെ ശരീരരൂപകത്തെ വിശദീകരിച്ചിരിക്കുന്നു. അക്കാര്യം ശ്രുതി തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് വ്യക്തമായിട്ട്. എന്തിനെ ഇവിടെ പ്രധാനത്തെ ഗ്രഹിക്കുന്നതിനുള്ളതൊന്നുമില്ല. മഹതപരമ വ്യക്തം എന്നും മറ്റും പറയുന്നിടത്ത് പ്രധാനത്തെ ഗ്രഹിക്കാൻ കഴിയില്ല. ഇവിടെ ശരിക്കും ആത്മധ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മധ്യാനത്തിൽ പ്രധാനം കടന്നു വരുന്നില്ല, ബാക്കി വരുന്നതെല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഭോക്താവും പരമാത്മാവും ഇതെല്ലാമാണ് എന്നാണ് പറയുന്നത്. സൂക്ഷ്മന്തു തദർഹത്വ ഉക്തമേതത് പ്രകരണ പരിശേഷാഭ്യാം ശരീരം അവ്യക്തശബ്ദം എന്ന പ്രധാനമില്ല. ഇതിനിടയ്ക്ക് പറഞ്ഞു അവ്യക്തം എന്നുള്ള ശബ്ദം കൊണ്ട് വേണമെങ്കിൽ ശരീരത്തെ എടുക്കാം, അല്ലാതെ സാഖ്യന്മാർ പറയുന്ന പ്രധാനത്തെ എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ പ്രകരണത്തിലും അവ്യക്തത്തെക്കുറിച്ച് പറയുന്ന ഈ പ്രകടനത്തിനും തുടർന്നു വരുന്ന ഭാഗങ്ങളിലും അവിടെയും ചിന്തിക്കുമ്പോൾ പ്രകടന പരിശേഷാഭ്യാം എന്താണ് ശരീരത്തെ വേണമെങ്കിൽ അവ്യക്ത ശബ്ദം കൊണ്ടെടുക്കാം എന്നാണ് ന പ്രധാനം എന്ന്. ഇതമിതാനിയും ആശങ്കിലെ അവിടെ ഒരു സംശയം എന്താണ്? കഥം അവ്യക്ത ശബ്ദാർഹത്വ ശരീരത്തെ എങ്ങനെ അവ്യക്തമെന്ന് പറയാൻ കഴിയും? എന്തുകൊണ്ട് പാടില്ല? യാവത സ്ഥൂലത്വ സ്പഷ്ടതരവിധ ശരീരം വ്യക്തശബ്ദാർഹം അസ്പഷ്ടവചനസ്തു അവ്യക്തശബ്ദ. അവ്യക്തം എന്ന് പറയുന്നത് വ്യക്തത്തിന്റെ നേരെ വിപരീതമാണ്. ഈ ശരീരത്തെ ഒരിക്കലും അവ്യക്തം എന്ന് പറയാൻ പറ്റില്ല, കാരണം ശരീരം വ്യക്തമാണ്, സ്ഥൂലമാണ്. സ്ഥൂലവും വ്യക്തവുമായിരിക്കുന്ന ശരീരത്തെ എങ്ങനെ അവ്യക്തം എന്ന് പറയാൻ കഴിയും എന്നൊരു ന്യായമായ സംശയമാണ് പൂർവക്ഷി ഉന്നയിക്കുന്നത്. ഇതമിതാനിയും അസംഗിതെ കഥം അവ്യക്ത ശബ്ദാർഹത്വ ശരീരത്തെ, ശരീരം അവ്യക്തവും എങ്ങനെ പറയാൻ കഴിയും? യാവത എന്തുകൊണ്ടെന്നാൽ സ്ഥൂലാത് സ്പഷ്ടതരമിതം ശരീരം സ്ഥൂലത്വ സ്ഥൂലമായതുകൊണ്ട് ഈ ശരീരം വളരെ സ്പഷ്ടമാണ്. വ്യക്തശബ്ദാർഹം വ്യക്തശബ്ദം കൊണ്ട് പറയേണ്ടതാണ്. അസ്പഷ്ടവചന സ്തു അവ്യക്തശബ്ദ, അവ്യക്തശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അസ്പഷ്ടമെന്നാണ്. അത ഉത്തരമുച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം പറയുന്നത്. സൂക്ഷ്മന്തു തദർഹത്വ സൂക്ഷ്മന്തു കാരണാത്മനാ ശരീരം വിവക്ഷ്യതി. ഇവിടെ ശരീരത്തെ കാരണരൂപത്തിൽ പറയുകയാണ്. ഈ ശരീരത്തെ അല്ല, ബാഹ്യമായി കാണുന്ന ഈ ശരീരത്തെ അല്ല, ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ശരീരം അതെന്താണ്? സൂക്ഷ്മ ശരീരം. എന്ന് പറഞ്ഞാൽ ശരീരത്തെ രണ്ട് രൂപത്തിൽ പറയാം. കാര്യാത്മനായും പറയാം, കാരണാത്മനായും പറയാം. കാര്യരൂപത്തിൽ പറയുമ്പോൾ ഈ ശരീരം സ്ഥൂലമായ ശരീരം നാമരൂപത്തോടുകൂടിയിരിക്കും. കാരണാത്മന പറയുമ്പോഴോ അത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മം ദ്വിഹ കാരണാത്മന ശരീരം വിവക്ഷതേ കാരണരൂപത്തിൽ പറയുകയാണ്. കാരണസ്വരൂപത്തിൽ എന്നുവെച്ചാൽ സൂക്ഷ്മരൂപത്തിൽ സൂക്ഷ്മസ്യ അവ്യക്ത ശബ്ദ അർഹത്വ സൂക്ഷ്മം അവ്യക്ത ശബ്ദത്തിന് സൂക്ഷ്മം എന്നർത്ഥം പറയാം. അസ്പഷ്ടം അവ്യക്തം എന്ന് വെച്ചാൽ സൂക്ഷ്മമാണ്. യദ്യപി സ്ഥൂലം ഇത് ശരീരന്ന സ്വയം അവ്യക്ത ശബ്ദ അർഹതയോ അത് ശരിയാണ്. സ്ഥൂലമായ ശരീരത്തിന് അവ്യക്തം എന്ന് പറയാൻ കഴിയത്തില്ല, ഇത് അവ്യക്തമല്ല, അത് ശരിയാണ്. തഥാപി തസ്യതു ആരംഭകം ഭൂതസൂക്ഷ്മം അവ്യക്ത ശബ്ദം അർഹതി. പക്ഷെ ഇതിന് കാരണമായിരിക്കുന്ന ഭൂതസൂക്ഷ്മം അത് അവ്യക്തമാണ്. ഭൂതസൂക്ഷ്മം നമുക്ക് പ്രത്യക്ഷമുണ്ടല്ലോ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല, മനസ്സിന് വിഷയമാകുന്നില്ല. അങ്ങനെയുള്ള ഭൂതസൂക്ഷ്മം തന്മാത്രകളെന്ന് പറയും. അതിനാണ് ഇവിടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. തന്മാത്രകളെന്ന് വെച്ചാൽ തന്മാത്രകളാൽ നിർമ്മിതമായിരിക്കുന്ന, അത് തന്മാത്ര സ്വരൂപം തന്നെ. തന്മാത്രകളാൽ നിർമ്മിതമായിരിക്കുന്നെങ്കിലും അത് തന്മാത്ര സ്വരൂപം തന്നെ. എങ്ങനെയാണ് സ്ഥൂലമായ വസ്തുക്കളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ വസ്തു, മുമ്പിലിരിക്കുന്ന വസ്തു സ്ഥൂലമായിരിക്കുന്നു, അതുപോലെ സൂക്ഷ്മ തന്മാത്രകളാൽ നിർമ്മിതമായിരിക്കുന്ന ശരീരം അത് തന്മാത്രകൾ തന്നെ, അത് സൂക്ഷ്മമാണ്. അതിനെയാണ് ഇവിടെ പറയുന്നത്. അത് കാരണവുമാണ്. ഏതിന്? സ്ഥൂലത്തിന് അത് കാരണമാണ്. ആണ് പറയുന്നത്, യദ്യപി സ്ഥൂലമിത ശരീരന്ന സ്വയം അവ്യക്ത ശബ്ദം അർഹതി തഥാവി തസ്യതു ആരംഭകം ഭൂതസൂക്ഷ്മം. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഭൂതസൂക്ഷ്മത്തെ അവ്യക്ത ശബ്ദം അർഹതി. പ്രകൃതി ശബ്ദസ്യ വികാരേ ദുഷ്ട, കാര്യത്തിൽ കാരണശബ്ദം അങ്ങനെ പ്രയോഗിക്കും. സൂക്ഷ്മം എന്ന് പറയുന്ന കാരണമാണെങ്കിൽ അത് സ്ഥൂലം എന്നുള്ള അർത്ഥത്തിൽ അതങ്ങനെ പ്രയോഗിക്കും. എന്ന് പറഞ്ഞാൽ അവ്യക്തം എന്ന് പറയുന്നത് ശരീരമാണെന്ന് പറയും. ശരീര സ്ഥൂലമാണ്. അപ്പൊ ഈ സ്ഥൂലമായ ശരീരത്തിൽ ഇതിന് ചേരാത്ത അവ്യക്ത ശബ്ദം എങ്ങനെ പ്രയോഗിക്കും? അവ്യക്തം സൂക്ഷ്മമാണ്, കാരണമാണ്. എന്ന് വെച്ചാൽ പാത്രം എന്ന് പറയുന്ന കാര്യമാണ്, അതിന് കാരണമാണ് മൃത്ത്. അപ്പൊ മൃത്ത് എന്ന് പറയുന്ന ആ ശബ്ദം പാത്രം എന്നുള്ള രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെയാണ്. തന്മാത്രകളാണ് സൂക്ഷ്മമായിരിക്കുന്നത്, അതാണ് അവ്യക്തം. അപ്പൊ കാരണവുമാണത്. അതിനുപയോഗിക്കുന്ന അവ്യക്ത ശബ്ദം കാര്യമായ ഈ ശരീരത്തിന് സ്ഥൂലത്തിന് എങ്ങനെ ഉപയോഗിക്കും എന്നാണ്. അതിന് പറയുന്നു അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ശ്രുതിയിലല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്? ശ്രുതിയിൽ അതിന് ദൃഷ്ടാന്തമുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അതാണ് പറയുന്നത് പ്രകൃതി ശബ്ദ വികാരി ദുഷ്ട, കാരണത്തിന് ഉപയോഗിക്കുന്ന ശബ്ദം കാര്യത്തിൽ ഉപയോഗിച്ചതായി ശ്രുതിയിൽ കണ്ടിട്ടുണ്ട്. പ്രകൃതി എന്ന് വെച്ചാൽ കാരണം, വികാരം എന്ന് വെച്ചാൽ കാര്യം. എങ്ങനെ? ഗോപി ശ്രീനീത മത്സരം. അവിടെ ഗോപി എന്ന് പറയുന്ന ശബ്ദം, ഗോപി ഗോക്കളെ കൊണ്ട് ഇവിടെ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വികാരത്തേന് എടുക്കേണ്ടത്. ഗോ വികാരം, ഗോവിന്റെ വികാരം എന്ന് പറയുന്നത് എന്താണ്? പാലും തൈരും മോരും നെയ്യും എല്ലാം. ഇവിടെ പാലുകൊണ്ട് ശ്രീണീത ശ്രീഞ്ഞ് പാകേ, പാകപ്പെടുത്തേണ്ടതാണ് എന്ന് വെച്ചാൽ കൂട്ടിക്കള്ളത്തേണ്ടതാണ്. എന്തിനെ മത്സരം എന്ന് വെച്ചാൽ സോമരസം. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് സോമരസത്തെ പാലിനെയും കൂടെ ചേർക്കും, പാലും സോമസരവും കൂടെ മിശ്ര ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അതല്ല വിഷയം. സോമരസത്തിനോട് എന്തിനെ മിശ്രണം ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. ഇവിടെ ഗോ എന്ന് പറയുന്നത് പ്രകൃതിയെ കുറിക്കുന്ന ശബ്ദമാണ്. എന്തിൻ്റെ? പാലിൻ്റെ. എന്നുവെച്ചാൽ അതിന് കാരണമായിരിക്കുന്ന പാല് കറക്കുന്നതാണ് പശു. പശുപാലല്ല, പശുവിൽ നിന്നും കറന്നെടുക്കുന്നതാണ് പാല്. അത് കാര്യമാണ്, വികാരമാണ്. ആ വികാരമായ വസ്തുവിനെ കുറിക്കുന്നതിന് അതിന് കാരണമായിരിക്കുന്ന ഗോശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു. കാര്യത്തെ കാണിക്കുന്നതിന് വേണ്ടി കാരണത്തിൻ്റെ ശബ്ദത്തെ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടെ കാര്യമായ ശരീരത്തെ കാണിക്കുന്നതിന് വേണ്ടി കാരണമായ അവ്യക്ത ശബ്ദത്തെ പ്രയോഗിച്ചു. രണ്ടിനുള്ള സമാനത ഏതാണ്? ഇവിടെ ചോദ്യം, അവ്യക്തം എന്നുള്ള ശബ്ദം കൊണ്ട് ശരീരം ഒന്ന് എടുക്കാം. ഏത് ശരീരം? സൂക്ഷ്മ ശരീരം. അതെങ്ങനെ? അത് കാരണമല്ലേ പറയുന്നു. അതെ, കാരണത്തെ ബോധിപ്പിക്കുന്ന ശബ്ദം കൊണ്ട് കാര്യത്തെ എടുക്കാം. അതെങ്ങനെ? ഗോ എന്ന് പറയുന്നു, കാരണത്തെ കുറിച്ച് പറയുന്ന ശബ്ദമാണ്, അതുകൊണ്ട് കാര്യമായ പാലിനെ എടുക്കുന്നു. ഗോ എന്ന് പറഞ്ഞാൽ പാലെന്ന അർത്ഥമില്ല, മറിച്ച് പാലിന് കാരണമായിരിക്കുന്ന പശു എന്നർത്ഥം. പക്ഷെ ശ്രുതിയിൽ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. ഗോശബ്ദത്തിന് പാലെന്നർത്ഥമുള്ളത് കൊണ്ട് ഇവിടെയും അവ്യക്ത ശബ്ദത്തിന് ശരീരം എന്നർത്ഥം. എന്നുവെച്ചാൽ അവ്യക്ത ശബ്ദം നേരിട്ട് ഈ ശരീരത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അവ്യക്ത ശബ്ദത്തിന് ശരീരം എന്നുള്ള അർത്ഥത്തെ എടുക്കാം എന്നാണ് ഇതി. അത് മാത്രമല്ല, ശ്രുതി പറയുന്നുണ്ട് തദ് ഇതം തർഹി അവ്യാകൃതം ആസീത്. ശ്രുതി പറയുന്നു, ഈ കാണുന്ന ഇതെല്ലാം അവ്യാകൃതമായിരുന്നു. ഈ ശരീരം എന്ന് പറയുന്നത് ഇപ്പൊ വ്യാകൃതമായിരിക്കുന്നു, ഇത് തന്നെ അവ്യാകൃതമായിരിക്കുന്നു എന്ന് ശ്രുതി പറയുന്നു. അപ്പൊ അവ്യാകൃതമായിരിക്കുന്നു എന്ന് വെച്ചാൽ സൂക്ഷ്മരൂപമാണ്. അപ്പൊ ഇതിനെ തന്നെ സൂക്ഷ്മം എന്ന് പറയുന്നു. അപ്പൊ ഈ ശരീരത്തിനെ തന്നെ സൂക്ഷ്മം എന്ന് പറയാം, അവ്യാകൃതം അവ്യക്തം എന്ന് പറയാം. അപ്പൊ ഇതിന് രണ്ടവസ്ഥയുണ്ട്. അതെന്താണ്? ഇതിന്റെ കാരണാവസ്ഥയാണ്. ഇതെന്താണ്? അതിന്റെ കാര്യാവസ്ഥയാണ്. അങ്ങനെ ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട്, ഇത് ഇതമേവ വ്യാകൃത നാമരൂപ വിഭിന്നം ജഗത് പ്രാഗ് അവസ്ഥായാം പരിത്യക്ത നാമരൂപം ബീജശക്തി അവസ്ഥം അവ്യക്ത ശബ്ദയോഗ്യം ദർശയതി. അതുകൊണ്ട് വരുന്ന ശ്രുതി വേറെയും പറയുന്നുണ്ട്. അതിപ്പോ ഈ സമ്പൂർണമായ പ്രപഞ്ചത്തെ ആയാലും ശരി, വ്യഷ്ടിയായ ശരീരത്തെ ആയാലും ശരി, അതിലേതെന്നുള്ളതല്ല, ഇതിനേതിനായാലും ശരി, വ്യാകൃത നാമരൂപ വിഭിന്നം. ഈ ശരീരത്തെ എടുക്കുക, ഇത് നാമരൂപങ്ങൾ പ്രകടമായിരിക്കുന്ന രൂപം, ഒരു സ്വരൂപമാണിത്, ഒന്നാണിത്. ഇതുപോലെ തന്നെയാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും. ഇതിൽ നിന്ന് ഭിന്നമായിരിക്കുന്നു ജഗത്. എപ്പോ? പ്രാഗവസ്ഥായ ഈ സൃഷ്ടിക്കുന്നു മുമ്പ്, സൂക്ഷ്മരൂപത്തിലിരിക്കുമ്പോൾ. പ്രാഗവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കും മുമ്പുള്ള അവസ്ഥ. പരിത്യക്ത വ്യക്തനാമരൂപം, വ്യക്തമായ നാമരൂപങ്ങളെ ത്യജിച്ചിരിക്കുന്ന അവസ്ഥ, അതാണ് ഇതിന്റെ സൂക്ഷ്മാവസ്ഥ. അങ്ങനെയൊന്നുണ്ടല്ലോ ഈ ജഗത്തിന്, അതിനെയാണ് കാരണമെന്ന് പറയുന്നത്. ആ സൂക്ഷ്മാവസ്ഥയാണ് കാരണമെന്ന് പറയുന്നത്. പ്രാഗവസ്ഥായം പരിത്യക്ത വ്യാകൃത നാമരൂപം, അതിനെ വേറെ രീതിയിലും പറയാൻ എന്താണ്, ബീജശക്തി അവസ്ഥ. ബീജരൂപത്തിലിരിക്കുന്നു ജഗത്ത്, ബീജശക്തി രൂപത്തിലിരിക്കുന്നു. അതിനാണ് അവ്യാകൃതമെന്ന് പറയുന്നു, അതിനാണ് അവ്യക്തം എന്ന് പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ജഗത്തിൽ. ജഗത്ത് എപ്പോഴും എന്താണ്, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമായി പ്രകടമാകുകയാണ്. അങ്ങനെ സൂക്ഷ്മ ജഗത്തിനെ കുറിച്ച് ശ്രുതി തന്നെ പറയുന്നു. അപ്പൊ അതിനെ പറയും അവ്യക്തം എന്ന് പറയും. അതും എന്താണ്? ഇത് തന്നെ ഈ ജഗത്ത് തന്നെയാണ്. ഈ വ്യഷ്ടിയിൽ ഓരോ ജീവനെ സംബന്ധിച്ച് അതിന് ശരീരമെന്ന് പറഞ്ഞാൽ സമഷ്ടിയിൽ തന്നെ ജഗത്തെന്ന് പറയും. രണ്ടും ഒന്ന് തന്നെ ആണ്. ബീജശക്തി അവസ്ഥ അവ്യക്ത ശബ്ദയോഗ്യം ദർശയതി. ഈ സ്ഥൂലമായിരിക്കുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്തിനെ തന്നെ ശ്രുതി സൂക്ഷ്മരൂപത്തിൽ അതിന് അവ്യക്തമെന്ന് പറയുന്നു. അത് സമഷ്ടിയിൽ പറയുന്നുണ്ടെങ്കിൽ വ്യഷ്ടിയിലും പറയുന്നു. ജഗത്ത് തന്നെയാണ് ഈ ശരീരം, സ്ഥൂല ജഗത്ത് തന്നെ. ഇതിന്റെ കാരണത്തെയും അവ്യക്ത ശബ്ദം കൊണ്ട് പറയാം. അതും ഇതിന്റെ കാരണം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെയും പറയുന്നത് എന്താണ്? സൂക്ഷ്മ ശരീരം. അപ്പോൾ അവിടെ അവ്യക്തം എന്നുള്ളതുകൊണ്ട് ശ്രുതി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സ്ഥൂലമായിരിക്കുന്നതിന്റെ സൂക്ഷ്മമായ ഒരു കാരണത്തെയാ പറയുന്നു എന്ന് പറയുമ്പോൾ സാഖ്യന്മാർ പറയുന്ന പ്രധാനത്തെ അല്ല എന്നാണ്. അപ്പൊ സൂക്ഷ്മത്തെ അവ്യക്ത ശബ്ദം കൊണ്ടല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഇതിനെ സ്ഥൂലമായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കാരണമായ ഒരു സൂക്ഷ്മത്തെ അംഗീകരിച്ചേ പറ്റൂ. അത് സാഖ്യന്മാർ ചിന്തിക്കുന്ന വഴിക്കല്ല ഇവിടെ അദ്വൈ ചിന്തിക്കുന്നു. കാരണം ഇവിടെ എന്താണ്? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവ്യക്തം എന്ന് പറയുമ്പോൾ എന്താണ്? അത് സൂക്ഷ്മമായ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. അവ്യക്തം എന്ന് പറയുന്നത് എന്താണ്? ശ്രുതി പറയുന്ന അവ്യാകൃതമായ ഒന്നിനെ കുറിച്ച് പറയുന്നു. അത് ഈ ജഗത്തിനെ സംബന്ധിച്ച് എന്താണ്? സമഷ്ടി സൂക്ഷ്മമായ അവസ്ഥ. അതിനവിടെ പറഞ്ഞു ബീജശക്തി, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിനെ പറഞ്ഞു അതാണ് കാരണ ശരീരം, അതിന്റെ സൂക്ഷ്മമായ അവസ്ഥ. അപ്പൊ അതിനൊന്നിനെ സ്വീകരിച്ചല്ലേ മതിയാവും. അല്ലെങ്കിൽ പിന്നെ എന്താ അവ്യക്തം? അവ്യക്തത്തിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അപ്പൊ ഈ അവ്യക്തം എന്ന് പറയുന്ന ശബ്ദം അത് സാഖ്യന്മാർ ഉപയോഗിക്കുന്നു, അദ്വൈതി ഉപയോഗിക്കുന്നു. അതിന്റെ വ്യാഖ്യാനത്തിലാണ് വ്യത്യാസം വരുന്നത്. സാഖ്യന്മാർ പറയുന്ന അത് പ്രധാനമാണ്, അദ്വൈതി പറയുന്നത് പ്രധാനമല്ല. ഈ സമഷ്ടി സ്ഥൂലത്തിന്റെയും സൂക്ഷ്മമായ അവസ്ഥയാണ്. അതെങ്ങനെയാണോ സമഷ്ടി സ്ഥൂലത്തിനും സൂക്ഷ്മമായിരിക്കുന്നത്, അതുപോലെ വ്യഷ്ടി ശരീരത്തിനും ഉണ്ട് സൂക്ഷ്മം. അത് വ്യഷ്ടി ശരീരത്തെ സംബന്ധിച്ചാണെങ്കിൽ എന്തെടുക്കണം? ഈ ശരീരത്തിന്റെ സൂക്ഷ്മമായ അവസ്ഥ അത് അവ്യക്തമാണ്. അല്ല, സമഷ്ടിയെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ അവ്യാകൃതം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ നിങ്ങൾ പറയുന്ന പ്രധാനമല്ല. ആ വ്യാകൃതത്തിൽ നിന്നെല്ലാം വ്യാകൃതമായിരിക്കുന്നു. അതിനും അപ്പുറമാണ് അവ്യക്താത് പുരുഷപര, അതിനപ്പുറമാണ് പരമപുരുഷൻ എന്ന് പറയുമ്പോൾ ശ്രുതിയുമായിട്ടത് യോജിച്ചു വരുന്നുണ്ട്. അവിടെ പ്രധാനം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു തത്വത്തെ സ്വീകരിക്കേണ്ട. അപ്പൊ അതിനെ ശരീരം എന്ന് പറയുന്നതിൽ എന്താ ദോഷം? എന്തുകൊണ്ടത് സൂക്ഷ്മമാണ്? അതിന് ജഗത്തെന്ന് പറയുന്നതിന് ദോഷമില്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നതിനും ദോഷമില്ല. ആണ് സൂക്ഷ്മന്തു തദർഹത്വ, അങ്ങനെ ഒരു പേരിനത് അർഹമാണ്. അവ്യക്തം എന്ന് പറയുന്ന പേരിന് സൂക്ഷ്മമായതുകൊണ്ട് എന്നാണ്. ഇനി അതിന്റെ സന്ധികൾ നോക്കുക. ബുദ്ധേരാത്മാ മഹാൻ പരഹ, വ്യക്തമായി കേൾക്കുന്നുണ്ട്? എനിക്ക് ഇയർഫോൺ വയ്ക്കേണ്ടി വരും, അത്രയ്ക്കായില്ല, കുറച്ചുകൂടെ കഴിയണം. പരഹ എന്ന് പറയുന്നിടത്ത് ഖരോസാനിയോർ വിസർജനീയ, എങ്ങനെ അവിടെ വിസർഗം വന്നു? അവസാനമായതുകൊണ്ട്. കുറച്ചുകൂടെ വ്യാകരണം പഠിച്ചാൽ ധൈര്യം വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ടും വരുന്നില്ല, അവസാനമാണ്. എന്തുകൊണ്ട് അവിടെ അവസാനമായി? അതെ, ഇവിടെ ഇപ്പൊ എന്തുകൊണ്ടത് അവസാനമായത്? കോമ. അവിടെ കോമ വന്നപ്പോ അതിന്റെ അർത്ഥം എന്താണ്? നിർത്തി എന്നാണ്. നിർത്തിപ്പോ അവസാനമായി. അവസാനമായ പിന്നെ പരമൊന്നും ഉണ്ടോന്ന് നോക്കണ്ട, അവിടെ സംഹിതയില്ല. അപ്പുറത്തെയും മനസ്സിലാകും. അവസാനമായി കഴിഞ്ഞാൽ സംഹിത പിന്നെ ഇല്ല. അടുത്ത് വേറെന്ന് വരുമ്പോഴാണ് സംഹിത വരുന്നത്. പിന്നെ എന്താണ്? സസജുഷോരു കരവസാനയോർ വിസർജനീയ, അവസാനമായി. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ മനസ്സിലാകണം. ഇനി അവിടെ അങ്ങനെ ഒരു കോമ ഇല്ലാതിരുന്നെങ്കിൽ, ഇല്ലാന്ന് വെച്ചോളൂ, അവിടെ ഇങ്ങനെ ഒരു പര യാന്നുള്ളടത്ത് പരോ യാന്ന് വരും. അടുത്ത് യായിരിക്കുന്ന സന്ധി വരുമേ സൂത്രം വരും. സൂത്രം ഹസിച്ച ഹശ് പരത്തി വന്നു, ഉത്വം വന്നു, ഗുണം വന്നു, പരവയാന്നു. യഹസാങ്ങളോടത്തോ ശരി ആത്മാനം രഥിനം വിദ്ധി രഥിത്വേന ഉപക്ഷിപ്ത രഥിത്വേന ഉപക്ഷിപ്ത കുതഹ. അവിടെ എന്താ സംഭവിച്ചത്? വിരാമം വന്നു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ എന്തായി അവസാനമായി? അവസാനമായി കഴിഞ്ഞാൽ എന്തുവരും? വിസർഗം വരും. ഇവിടെയും ആത്മശബ്ദം പരത്തിലുണ്ട്. അവിടെ അതില്ലെന്ന് വയ്ക്കുക. എന്താണ് വിരാമമില്ലെങ്കിൽ എന്തുവരും? നമ്മൾ പഠിച്ചില്ല ആത്മശബ്ദ ഭോക്തുശ്ച ഭോക്തുശ്ച ഭോക്തുശ്ച ഭോക്തുഹിച്ച സോസ്തുനസ്തു സോസ്തുനസ്തു വന്നിട്ട് എന്തിനെന്തുവരുന്നു? സകാരത്തിന് സകാരം വന്നു. ഭോഗ ഉപകരണാത് പരത്തു ഭൂത്തേഹി. അവിടെ എന്താണ് പരത്വഭൂത്തേഹ എന്ന് പറയുന്നിടത്ത് അഗുണമെന്ന് ശരിയാണ്, പക്ഷെ അത് സമാസസന്ധിയാണ്. പരത്വസ്യ ഭൂത്തേഹ എന്ന് വിഗ്രഹിച്ച് സന്ധി വരികയാണ്. അത് പറയാനിപ്പോൾ നമ്മൾ അർഹരല്ല, എന്നുകൊണ്ട് നമ്മൾ സമാസം പഠിച്ചില്ല. ഭൂത്തേഹ എന്നുള്ളടത്തോ ഉപപത്തേഹേവസാനം വിസർജ അവസാനമായി. അത് പണ്ടോണം എവിടെയാണോ വിരാമം വന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അവസാനമായി അവിടെ അങ്ങനെ വന്നിരിക്കുന്നു. മഹത്വം ച അസ്യ സ്വാമിത്വാദോപന്നം അഥവാ മനോമഹാൻ. അവിടെയോ ഹസിച്ച ഹസിച്ച അവർത്തോണം. അതായത് ഓന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ രണ്ട് സൂത്രമേ വരൂ. ഒന്ന് ഏതാണ്? അതോരോരപ്പുറത്തേക്ക് നോക്കണം. പരത്തിൽ എന്താണ് നോക്കണം? അകാരമാണോ? കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. അകാരമാണെങ്കിൽ അതോരോരപ്പുറത്തേക്ക് അല്ല, പരത്തിൽ വ്യഞ്ജനമാണെങ്കിൽ ഹസിച്ച അങ്ങനെ പുറത്തു വയ്ക്കണം. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പം വരും. സൂത്രവും വൃത്തിയും ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മഹാൻ മദർ ബ്രഹ്മ പൂർബുദ്ധിഖ്യാതി ഈശ്വര പ്രജ്ഞാ സംവിത് സ്ഥിതി ഇച്ഛ സൂസനോ ഏവ വൃത്തിരേതി സ്മൃതിശ്ച പരിപക്ഷിതേ ഇതി സ്മൃതേ ഹേ. അവിടെയോ പരവസാന വിശ്രീ യോ ബ്രഹ്മാണം ഹസിച്ച വിദധാതിപൂർവം യോ വൈ. ഇവിടെയൊക്കെ നോക്കുക, എല്ലായിടത്തും എന്താണ് ശ്രുതിയിൽ എവിടെയൊക്കെ സന്ധി വരുന്നു അവിടെയെല്ലാം സന്ധി ചെയ്താണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനല്ല പ്രയോഗിച്ചിട്ടില്ല. വേദാംശ ഇല്ല, പഠിച്ചിട്ടില്ല, അത്ര എത്തില്ല. അങ്ങനെ കേട്ടില്ല എന്ന് ഉറച്ചു പറയേ. അപ്പൊ അവിടെ വന്നു, പക്ഷെ മുഴുവൻ നമ്മൾ പഠിച്ചില്ല. സൂസനശിവെന്ന് പറയുന്നത് ശരിയാ, പക്ഷെ മുഴുവൻ നമ്മൾ പഠിച്ചില്ല. തസ്മൈ ഇതി ജശ്രുതേർ യാ പ്രഥമജസ്യ ഹിരണ്യഗർഭസ്യ ബുദ്ധിഹി സ വാശരി സർവാസാം ബുദ്ധീനാം പരാ പ്രതിഷ്ഠ സാ ഇഹ പ്രധാ മഹാൻ മഹാൻ ആത്മാ ഇതി ഉച്യതേ ഇതി ഉച്യതേ. ആത്മാ ഇതി എന്നുള്ളത് ആത്മ സാജ പൂർവത്ര ബുദ്ധിഗ്രഹണേന ഏവ ഗൃഹീത സതേ ഹിഹ ഉപദിശ്യത്തെ തസ്യ അപി അസ്മദീയാഭ്യോ അസ്മദീയാഭ്യോ ബുദ്ധിഭ്യ അതെവിടെ കണ്ടുകഴിഞ്ഞാൽ ഉടൻ ആദ്യം സൂത്രം പറയണം, പിന്നെ ആലോചിച്ച് നോക്കണം എന്താണ് സംഭവിച്ചത്. അത്രയും വ്യക്തമാണത് ഓകാരം വന്നു കഴിഞ്ഞു. പരത്തിലോട്ട് നോക്കിയാൽ മതി എന്തായിരിക്കുന്നത്, അകാരമാണോ ഹല്ലാണോ മാത്രം നോക്കി. ഹല്ലെന്ന് വെച്ചാൽ ഹസ് ബുദ്ധിഭ്യ പരത്വൻ പരത്വത്തെ പരത്വത്തെ എന്നിടത്ത് സമാസസന്ധിയാണ്. പരത്വസ്യോത്തേഹി ഏതസ്മിൻ പക്ഷേ പരമാത്മവിഷേണ ഏവ പരേണ പുരുഷഗ്രഹണേന രഥിന ആത്മനോ ഗ്രഹണം ദ്രഷ്ടവ്യം പരമാർത്ഥത പരമാത്മവിജ്ഞാനാത്മനോർഭേദാഭവത് തദേവം ശരീരം ഏവ ഏകം പരിശിഷ്യത്തെ ഇതരാണി ഇന്ദ്രിയാദീനി പ്രകൃതാനി ഏവ ശ്രദ്ധിക്കരുത്. ആത്മഗുണമല്ല ഏവയാണ് പ്രകൃതാനീക്കിയാവുന്നു. ചിലപ്പോൾ അത് ഏ കണ്ടുകൊണ്ട് ആത്മഗുണയാണെന്ന് ഭ്രമിച്ചു പോവും, അങ്ങനെയല്ല. അത് പിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു എങ്ങനെ പിരിക്കുന്ന ഇതര പരമാർത്ഥ പരമാത്മവിജ്ഞാനാത്മനോ ഭേദാഭവത് തദേവം ശരീരമേവ ഏകം പരിശിഷ്യ ഇതരാണി ഇന്ദ്രിയാദീനി പ്രകൃതാനി ഏവ പരമപദിധിരസ്യ ഇഷയാ സമനുക്രാമൻ പരിശിഷ്യമാണേന ഇഹ അന്ത്യേന അവ്യക്തശബ്ദേന പരിശിഷ്യമാണം പ്രകൃതം ശരീരം ദർശയതി ഇതി. ഇവിടെ എല്ലാം നമ്മളെന്താണ് പദാന്തസന്ധികളാണ് നമ്മൾ പഠിച്ചതും അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് പഠിച്ചത്. അതാണ് ആവശ്യം വരുന്നത്, പദങ്ങളെ പിരിക്കുന്നതിന് ആവശ്യം വരുന്നതാണ്. ശരീര ഇന്ദ്രിയ മനോബുദ്ധി വിഷയ വേദന സംയുക്തസ്യ ഹി അവിദ്യാവതോ ഹി അവിദ്യാവതോ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ സന്ധി പദാന്ത സന്ധികൾ വരുന്നതെല്ലാം ഒരേ സന്ധികൾ തന്നെയാണ് വരുന്നത്. ഇത്രയൊക്കെ വരത്തുള്ളൂ, ഇനിയൊരു മൂന്നോ നാലോ സന്ധികളിലൂടെ സാധാരണ വരത്തുള്ളൂ. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ പദാന്ത സന്ധി പൂർണ്ണമായി, അതിനപ്പുറം വേറെ സന്ധി വരില്ല. പിന്നെ വരുന്ന അപൂർവമായ ചില സന്ധികളാണ്. ഭോക്തു ശരീരാദീനാം രഥാതിരൂപകൽപ്പനയാ സംസാര മോക്ഷഗതി നിരൂപണേന പ്രത്യേകാത്മ ബ്രഹ്മാവഗതിരുഹ വീക്ഷിത തഥാച ഏഷ സർവേഷോ ഏതത്തതോഹോ സുലോഹോ അപ്പോ അനഞ്ച് സമാസ. അതിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പരത്തിൽ സകാരവിരിക്കുകയാണ്. ഇവിടെ സകാരവിരുന്നാലും ഇവിടെ എന്താണ് സസജുഷോരു ഖരവസാന വിസർജനീയ വാശരി ഇതൊന്നും ഇവിടെ പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട്? അത് അതിൻ്റെ അപവാദമാണ്, അതിൻ്റെ എല്ലാം അപവാദമാണ്. അതുകൊണ്ട് സസജുഷോരു ഇതുമെല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഏതത്തെ ദോഹു സുലോഹു അക്കോരനു സമാസി ഹരി ഇവിടെ പരത്തിനെന്തിരിക്കുന്നു ഹല്ലിരിക്കുന്നു. ഇപ്പൊ സു തുടക്കത്തിൽ തന്നെ ലോപിച്ചു, പിന്നെ വിസർഗുരുത്വമൊന്നും വരുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അതിൻ്റെ അപവാദമാണ്. കാരണം ഇത് പ്രത്യേകിച്ചൊരു സൂത്രത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടത് അപവാദമായി. ഇതും ധാരാളം വരുന്നതാണ്. യേശ സർവേഷോ ഭൂതോയേഷോ ഗൂഢോത്മാന പ്രവാസദേ ദർശിതീത്വ അഗ്രിയാ ബുദ്ധിയ സൂക്ഷ്മയാ സൂക്ഷ്മ ദർശിവിധി വൈഷ്ണവസ്യ ബ്രഹ്മബുദ്ധസ്യ ദ്രവോത്മത്വക്ത തദ്ഭഗമാർ സംയോഗം ദർശയതി മനസ്സി പ്രാജ്ഞ തദ്യച്ചേ പ്രാജ്ഞ തത് സേത് ജ്ഞാന ആത്മനി ജ്ഞാനം ആത്മനി മഹനിശ്ചേത് ജ്ഞാന ആത്മനി എന്നിടത്ത് ജ്ഞാന ആത്മനി അത് തന്നെ ഇവിടെ എന്താ വന്നത്? ജ്ഞാന ആത്മനി, ജ്ഞാനയാത്മനി ഏകപ്രധാന്തതി വന്ന് ലോചിച്ചു. അങ്ങനെ ഇരിക്കുന്നിടത്തോടം ചിന്തിച്ചോളണം, ആയുടെ പരതലായിരിക്കുന്നു, ഇവിടെ എന്തുകൊണ്ട് സന്ധി വന്നില്ല? അപ്പോ അല്പം യുക്തി അവിടെ പ്രയോഗിക്കുന്നു. ഞാനേന്നിരുന്നു, ഏച്ചോയോ വന്നു, യകാരൻ ലോപിച്ചു, ലോകശാകല്യസ്യ ഞാൻ ആത്മനി ദുരവഗമത്വ ഉക്വാ തദവഗമാർത്ഥം യോഗം ദർശയതി യച്ചേത് വാങ്മനസി പ്രാജ്ഞ തദ്യേത് ഞാൻ ആത്മനി ജ്ഞാനം ആത്മനി മകനിയേശ്ചേത് തദ്യേച്ചേ ശാന്ത ആത്മനി. ശാന്താത്മനി എന്നിടത്തോ അതിനു മുമ്പ് ഏച്ചോയോ വന്നു ലോകശ ശാന്തേ ആത്മനി. അത് തിരിച്ചറിയുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആത്മനി എന്ന് പറയുന്നത് സപ്തമ്യന്തമാണ്. അപ്പൊ എന്റെ പൂർവ്വത്തിലിരിക്കുന്നത് സപ്തമ്യന്തമായിരിക്കും. അങ്ങനെ തിരിച്ചറിയണം. ശാന്തേ സപ്തമ്യന്തമാണ്, ശാന്തമായ ആത്മാവിൽ. അതിനെ കുറിച്ച് വിഭക്തിജ്ഞാനം കൂടെ ആവശ്യമാണ്. ഏത് ദുഃഖം ഭവതി ശാന്തി ശാന്തി ശാന്തി.